ഗുരുവരെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 11 ശ്ലോകം 5 വിശ്വരൂപം അത് അർജുനന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി എന്താണ് ആ വിശ്വരൂപം എന്ന് വിശദീകരിച്ചുകൊണ്ട് ദിവ്യചക്ഷു ആ ദിവ്യ ദർശനത്തെ ദിവ്യ ദർശനത്തിനുള്ള കഴിവ് അത് അർജുനന് കൊടുക്കുന്ന ഭാഗമാണ് ശ്രീ ഭഗവാൻ വാച്ച് പശ്യമേ പാർത്ഥരൂപാണി ശതശോധസഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച ഏവം ചോദിതോ അർജുനേന ഭഗവാൻ വാച്ച. ഇങ്ങനെ അർജുനൻ ചോദിച്ചപ്പോൾ ചോദിത ഭഗവാൻ വാച, ഭഗവാൻ പറഞ്ഞു, പശ്യമേ മമ പാർത്ഥ, നീ കാണു, നീ കാണാൻ പോകുന്നതിന് മുൻകൂട്ടി പറയുന്നു, ഇതൊക്കെ ആയിരിക്കും നീ കാണുന്നത്. രൂപാണി ശതശോധ സഹസ്രശ അനേകശ ഇത്യർത്ഥം. ശതശ നൂറുകണക്കിന്, സഹസ്രശ ആയിരക്കണക്കിന് എന്ന് പറഞ്ഞാൽ എന്താണ് അനേകശ? കാരണം ഈ വിശ്വരൂപ ദർശനം കണ്ട് അർജുനൻ ഭയക്കുന്നുണ്ട്. ഇനി ഈ ദർശനം എനിക്ക് വേണ്ട, ഇത് പിൻവലിക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ അത് ഭഗവാൻ നേരത്തെ അറിയാം, ഇത് കണ്ടാൽ ഭയന്നു പോകും. അതുകൊണ്ട് മുൻകൂട്ടി ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടാണ്, ഒന്ന് കണ്ടിട്ട് വേണമല്ലോ ഭയക്കാൻ. അപ്പോൾ കാണുന്നതിനുള്ള ഒരു ക്ഷമത അർജുനൻ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ അതിനെക്കുറിച്ചൊരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. കാരണം നമ്മൾ മുമ്പ് കണ്ടിട്ടില്ലാത്ത ഭയപ്പെടുത്തുന്ന കാഴ്ചകൾ കാണാൻ പോകുമ്പോൾ കുട്ടികളോട് മുതിർന്നവരും ഒരു മുന്നറിയിപ്പ് കൊടുക്കും, ഇന്നതാ സംഭവിക്കാൻ പോകുന്നത്, ഭയക്കരുത്. അതുപോലെ അത് നീ കാണുക, അനേക തരത്തിലുള്ള എൻ്റെ രൂപങ്ങൾ താനിച്ച നാനാവിധാനി അനേക പ്രകാരാണി, അത് നാനാവിധാനി അനേക രൂപങ്ങളിലുള്ളതാണ്. ദിവി ഭവാനി ദിവ്യാനി അപ്രാകൃതാനി, ദിവ്യങ്ങളായ രൂപങ്ങളാണ്. എന്നുവെച്ചാൽ അത് പ്രാകൃതമല്ല, മനുഷ്യന് ഈ പ്രപഞ്ചത്തിൽ കാണാൻ കഴിയുന്ന കാര്യങ്ങളല്ല, അത് അലൗകികങ്ങളാണ്, പ്രകൃതി സംബന്ധിയായിട്ടുള്ളതല്ല, പ്രാകൃതമല്ല, ഈ പ്രകൃതിയിൽ നിന്നും ഉണ്ടാകുന്നതല്ല. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? ഈ പ്രപഞ്ചത്തിനും കാരണമായിരിക്കുന്ന ഈശ്വരന്റെ മായാശക്തി, അതിൽ നിന്നുണ്ടായ മായാമയ രൂപങ്ങളാണ്. ഇത് പ്രപഞ്ചത്തിൽ അന്തർഗതമായതല്ല, പ്രപഞ്ചത്തിന്റെ ഭാഗമല്ല കാണുന്നത്. സർവപ്രപഞ്ചത്തെയും ഉൾക്കൊള്ളിച്ച് അതിനപ്പുറം നിൽക്കുന്ന കാഴ്ചകളാണ് ഇവിടെ കാണിക്കുന്നത്. നാനാവർണ ആകൃതീനിച്ച്, നാനാവർണങ്ങൾ പറയുന്നു, വിലക്ഷണാഹ ഭിന്ന ഭിന്ന രൂപത്തിലുള്ളത്, നീലപീതാദി പ്രകാരാഹ വർണ്ണാഹ, നീലപീതാദി വർണ്ണങ്ങൾ, തഥാ ആകൃതയഹ അവയവ സംസ്ഥാവിശേഷാഹ യേഷാം രൂപാണാം താനി നാനാവർണാകൃതി. അതുപോലെ തന്നെ ആ കാണുന്ന ആകൃതികൾ, രൂപങ്ങൾ, അതും പലതരത്തിലുള്ളതാണ്. വാക്കുകൊണ്ട് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയാത്തതും കണ്ടു തന്നെ അറിയേണ്ടതുമാണ്. അതാണ് പശ്യ, അത് നീ കാണൂ എന്നൊരു മുന്നറിയിപ്പ് എന്നുള്ള നിലയ്ക്ക് പറയുകയാണ്. നാനാവർണങ്ങളും നാനാ ആകൃതികളും ഉള്ളതാണ് എന്ന്. പാർത്ഥാലയോ പാർത്ഥ ശതശ അഥാ സഹസ്രശ അനേക തരത്തിലുള്ള നാനാവിധാനി പലതരത്തിലുള്ള ദിവ്യാനി ദിവ്യങ്ങളായിരിക്കുന്ന നാനാവർണാകൃതീനിച്ച നാനാവർണങ്ങളുള്ള നാനാ ആകൃതികളുള്ള മേ രൂപാണി എന്റെ രൂപങ്ങളെ പശ്യ നീ നേരിട്ട് കാണൂ. പശ്യ മേ പാർത്ഥരൂപാണി ശതശോധ സഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനിച്ച പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനോ മരുധസ്തഥാ ബഹൂന്യദൃഷ്ടപൂർവാണി പശ്യാശ്ചര്യാണി ഭാരത. വിഭൂതികളെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു, ആദിത്യന്മാരെ കുറിച്ച്, വസുക്കളെ കുറിച്ച്, രുദ്രന്മാരെ കുറിച്ച്, മരുത്തുക്കളെ കുറിച്ച് എല്ലാം പറഞ്ഞു. ഇതിനെല്ലാം കുറിച്ച് അർജുനന് കേട്ടറിവുണ്ട്, ഭഗവാൻ പറഞ്ഞു അറിയാം. അപ്പൊ അതെല്ലാം നേരിട്ട് കാണാൻ പോവുകയാണ് തന്നിൽ തന്നെ. അതിനെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, പശ്യ ആദിത്യാൻ, ദ്വാദശ ആദിത്യന്മാർ, വസു അഷ്ടവശി വസുക്കൾ, രുദ്രാൻ ഏകാദശ ഏകാദശ രുദ്രന്മാർ, അശ്വിനു അശ്വിനി ദേവന്മാർ, മരുത സപ്ത സപ്തഗണ മരുത്തുക്കൾ, ഇവരെല്ലാം തഥാ ബഹുനി അന്യാനി അദൃഷ്ടപൂർവാണി. നീ ഒരിക്കലും കണ്ടിട്ടില്ലാത്തവ, അദൃഷ്ടപൂർവം മുമ്പ് കണ്ടിട്ടില്ലാത്തവ, മനുഷ്യലോകെ ത്വയാ തൊത്തോ അന്യേനവാ കേനചിത്, നീയോ മറ്റാരെങ്കിലുമോ കണ്ടിട്ടില്ലാത്തവർ പറയും. വസനമോന് പറയും, എന്താണ് ഈ രൂപം? നീ അല്ലാതെ മറ്റാരും കണ്ടിട്ടില്ല, ദേവന്മാരോ മനുഷ്യരോ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള അതും ഇവരെല്ലാം ഒരുമിച്ച് കാണും. ആദിത്യന്മാരെയും വസുക്കളെയും രുദ്രന്മാരെയും അശ്വിനി ദേവന്മാരെയും മരുത്തുക്കളെയും ഒരേ സമയം ഒരു സ്ഥലത്ത് കാണുക. അത് മനുഷ്യലോകത്തിൽ നീയോ മറ്റാരെങ്കിലോ ഇതുവരെ കണ്ടിട്ടുള്ളതല്ല. പശ്യ ആശ്ചര്യാണ് അദ്ഭുതാനി ഭാരത, ഈ ആശ്ചര്യകരമായ രൂപങ്ങളെ, അത്ഭുതകരമായ ഈ രൂപത്തെ നീ നേരിട്ട് കാണുക. അപ്പോ ഭഗവാൻ പറഞ്ഞ വിഭൂതികൾ, ഇതെല്ലാം ഞാനാണ് അല്ലെങ്കിൽ എന്റേതാണ് എന്ന് പറഞ്ഞത് അർജുനന് പ്രത്യക്ഷമായി ബോധ്യ വരത്തക്ക രീതി ആ നീ കാണുക. പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനോ മരുദസ്തഥാ ബഹൂന്യദൃഷ്ടപൂർവാണി പശ്യാശ്ചര്യാണി ഭാരത. ഹേ കസ്തം ജഗത്കൃത്സ്നം പശ്യാദ്യസ്സചരാചരം മമ ദേഹേ ഗുഡാകേശ ദ്രഷ്ടുമിച്ഛസി ന കേവലം ഏതാവദേവ ഹേ ഏകസ്ഥം ഏകസ്മിന്നേവ സ്ഥിതം. ഇവിടെ ഈ നിൽക്കുന്ന എന്നിൽ, മനുഷ്യ ശരീരത്തോടുകൂടി നിൽക്കുന്ന എന്നിൽ സ്ഥിതം ജഗത്കൃഷ്ണം സമസ്തം, സമസ്ത ജഗത്തിനെയും കാണുക പശ്യ. അപ്പം മനുഷ്യന്റെ കണ്ണിന് കാണുന്നതിന് പരിമിതിയുണ്ട്, പരിമിതമായ ദർശനശേഷി അതിനുള്ളൂ. പക്ഷെ ഇവിടെ എന്താണ് ഭഗവാൻ പറയുന്നത്? നീ ഇവിടെ ദാ എന്നിൽ ഈ സമ്പൂർണ്ണ ജഗത്തെയും കാണുക. അത് ഈ നഗ്ന ചക്ഷുസ് കൊണ്ട് കാണാൻ കഴിയത്തില്ല. അതീതാനും സചരാചരം സഹ ചരേണ അചരേണ ചവർത്തതേ, ചര അചരങ്ങളോടുകൂടിയതായ ഇത്, അതെവിടെയാണ് കാണുന്നത്? മമ ദേഹേ പറയുന്നത്, നീ കാണുന്ന ശരീരത്തിൽ തന്നെ ഗുഡാകേശ. അപ്പൊ എന്തൊക്കെയാണ് കാണേണ്ടതെന്ന് പറഞ്ഞുകൊടുത്തു. ഇനി എന്തെങ്കിലും അപ്രതീക്ഷിതമായി കണ്ടാലോ? അത് കണ്ടാലും ഭയക്കേണ്ട കാര്യമില്ല. എച്ച് അന്യ ജയ പരാജയാദി എച്ച് സംഘസേ എച്ച് അന്യ ദ്രഷ്ടമിച്ഛസി. നീ ഇനി എന്തെല്ലാം കാണാൻ ആഗ്രഹിക്കുന്നു, നിന്റെ ആഗ്രഹമനുസരിച്ച് കാണും. ഞാൻ പ്രത്യേകിച്ച് ഇന്നത് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നു. അത് മാത്രമല്ല, നീ എന്താഗ്രഹിക്കുന്നു അത് കാണാം. യദ്വാ ജയമ യദിവാനോ ജയഹു ഇതി യദവോചഹ. നീ പറഞ്ഞല്ലോ ജയിക്കുമോ പരാജയപ്പെടുമോ പറഞ്ഞു. ഒന്നാം അധ്യായത്തിൽ അർജുനൻ ഉന്നയിക്കുന്നതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഗീതയുടെ മുഴുവൻ ഉപദേശവും നീങ്ങുന്നത്. അപ്പോ ജയിക്കുമോ പരാജയപ്പെടുമോ ഇങ്ങനെയൊക്കെയുള്ള ആശങ്കകളുണ്ട്. എന്നുവെച്ചാൽ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക. ഭീഷ്മ ദ്രോണാദി മഹാരഥന്മാരോട് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ജയിക്കുമെന്നുള്ളതിനെന്താ ഉറപ്പ്? ഇതവോചഹ, ഇതെല്ലാം നീ പറഞ്ഞാണ്. തഥപി ദ്രഷ്ടും യദി ഇച്ഛസി, നിനക്കതെല്ലാം അറിയണമെന്ന് ആഗ്രഹമുണ്ടോ? ഭാവിയെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ഭാവിയും കാണിച്ചു കൊടുക്കും. യുദ്ധത്തിൽ ഭീഷ്മാദിയുടെ പരാജയവും അർജുനന്റെ വിജയവും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് നീ, കാരണം അവിടെ വിശ്വരൂപത്തിൽ അവിടെ ഭൂതം വർത്തമാനം ഭാവി ഇങ്ങനെ വേർതിരിഞ്ഞില്ല. ഭൂത വർത്തമാന ഭാവികളെല്ലാം ഒരുമിച്ച് ഏകമായിട്ട് അനുഭവപ്പെടുന്നു. അപ്പോൾ ഭാവി എപ്പോഴും ദുരൂഹമാണ്, അജ്ഞേയമാണ്. പക്ഷെ വിശ്വരൂപത്തിൽ അത് അജ്ഞേയമല്ല. എന്തുകൊണ്ട്? ജീവനെ സംബന്ധിച്ചാണ് ഭാവി അജ്ഞേയമായിരിക്കുന്നത്. ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഭൂതഭാവി വർത്തമാനങ്ങൾ വേറെയല്ല. അതുകൊണ്ട് ഈശ്വരീയമായ ആ ദൃശ്യത്തെ, ഭാവിയെക്കുറിച്ചുള്ള ഈശ്വരന് മാത്രം ദൃശ്യമായിരിക്കുന്ന ഭാവിയും അർജുനന് കാണിച്ചു കൊടുക്കുന്നു ആണ് പറയുന്നത്. അത് മനുഷ്യന് സാധാരണ ആഗ്രഹമുള്ളതാണ്, ഭാവി എന്തായിരിക്കും എന്നുള്ളത്. ദൃഷ്ടിമിച്ചതി, ഭാവിയെ കാണാൻ ആഗ്രഹിക്കുന്നു, അതും കാണാം. നതുമാം വിശ്വരൂപധരം ശക്യസ്യ ദൃഷ്ടും അനേനൈവ പ്രാകൃതേന സ്വചക്ഷുഷ സ്വകീയേന ചക്ഷുഷ. പക്ഷേ ഇതെല്ലാം കാണണമെങ്കിൽ വിശ്വരൂപധരം, വിശ്വരൂപത്തെ, മായാമയമായ രൂപത്തെ, വിശ്വം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം എന്നുള്ള അർത്ഥമുണ്ട്. അപ്പം ഇവിടെ അർജുനന് ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നത് ഈ പ്രപഞ്ചത്തെ, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മുടെ ദൃഷ്ടി കൊണ്ട് കാണാമെന്നുള്ളതാണ്. അർജുനന് കാണിച്ചു കൊടുക്കുന്നത് എന്താണ്? മായാമയമായ രൂപത്തെയാണ്. അത് അദൃഷ്ടപൂർവമാണ്, ആർക്കും കാണാൻ കഴിയാത്തതാണ്. അങ്ങനെയുള്ളൊരു മായാമയമായ രൂപത്തെ ധരിച്ചിരിക്കുന്ന എന്നെ ശക്തിസ്, അതിനെന്താണോ ദ്രഷ്ടും അനേനൈവ പ്രാകൃതേന സ്വചക്ഷുഷ. ഈ പ്രാകൃതമായ ചക്ഷുസ് കൊണ്ട്, എന്തുകൊണ്ട്? ഈ കണ്ണെന്ന് പറയുന്നത് പ്രകൃതി നിന്ന് കിട്ടിയതാണ്. പ്രകൃതി വികാരമാണ്, പ്രകൃതിയുടെ കാര്യമാണ്. ഈ കണ്ണുകൊണ്ട് ഈ പ്രപഞ്ചത്തെ കാണാൻ പറ്റും, ഈ വിശ്വത്തെ കാണാൻ പറ്റും. ഭഗവാന്റെ വിശ്വത്തെ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് പറയുന്ന ഈ കണ്ണുകൊണ്ട് സ്വകീയന ചക്ഷുഷ, നിന്നിലിരിക്കുന്ന ഈ കണ്ണുകൊണ്ട് എന്റെ രൂപത്തെ നിനക്ക് കാണാൻ സാധ്യമല്ല, വിശ്വരൂപത്തെ കാണാൻ പറ്റത്തില്ല. അത് ഈ കണ്ണെന്ന് പറയുന്നത് പ്രപഞ്ചത്തെ കാണാനുള്ളതാണ്. പ്രപഞ്ചത്തെ കാണുന്ന കണ്ണുകൊണ്ട് വിശ്വരൂപത്തെ കാണാൻ സാധ്യമല്ല. കാരണം ഇത് ഭൗതികമായ പദാർത്ഥങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ്, പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ്. അതുകൊണ്ട് പഞ്ചഭൂതങ്ങളെ കാണാം. ഭൂതേഹി ഭൂതാനി ഗ്രഹീന്ദേ എന്ന് പറയും. ഭൂതങ്ങളെ കൊണ്ട് ഭൂതങ്ങൾ ഗ്രഹിക്കപ്പെടുന്നു. പഞ്ചേന്ദ്രിയങ്ങളും ഭൂതകാര്യങ്ങളാണ്, ഭൗതികമാണ്. അതുകൊണ്ട് നമ്മൾ ഗ്രഹിക്കുന്നതെല്ലാം ഭൂതങ്ങളായിരിക്കും, പഞ്ചഭൂതം. ഇവിടെ പഞ്ചഭൂത കാര്യമായ ഭൗതിക പ്രപഞ്ചത്തെ അല്ല അർജുനന് കാണിച്ചു കൊടുക്കുന്നു. അത് പ്രത്യേകിച്ച് ആർക്കും ആരെയും കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാവരും അത് കാണുന്നതിനാണ് ഈ പഞ്ചേന്ദ്രിയങ്ങൾ തന്നിരിക്കുന്നത്. അതുകൊണ്ട് പറയുന്നത് പ്രാകൃതമാണ്, പ്രകൃതി കാര്യമാണ് ഈ കണ്ണ്. ഇതുകൊണ്ട് കാണുന്ന ഒന്നല്ല അത്. പറഞ്ഞല്ലോ, ദിവ്യമാണ്, അലൗകികമാണ്. അതിനെ കാണുന്നതിനുള്ള എന്താണ്? ഏനത്തു ശക്തിസേ ദൃഷ്ടും ദിവ്യേന, ദിവ്യമായ എന്നുവെച്ചാൽ ഭൗതികമല്ല എന്നർത്ഥം. അലൗകികമാണ്, ദിവ്യമാണ്. തദ്ദിവ്യം ദദാമി, അങ്ങനെ ദിവ്യമായ ഒരു കണ്ണ് നിനക്ക് തരുന്നു. തേ തുഭ്യം ചക്ഷുഹു, അങ്ങനെ ഒരു കണ്ണ് നിനക്ക് തരികയാണ്. തേന പശ്യമേ യോഗം ഐശ്വര്യം ഈശ്വരസ്യ മമ ഐശ്വര്യം യോഗം യോഗശക്തി അതിശയം. അതുകൊണ്ടെന്താണോ പശ്യമേ യോഗം ഐശ്വര്യം, അതാണ് യോഗം വിഭൂതിമിച്ച, യോഗത്തെ ഇനി നീ കാണുക എന്നാണ്. ആ വിഭൂതികളെ അനുഭവപ്പെടുത്തി കൊടുക്കുന്നത് യോഗമാണ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഐശ്വര്യം ഈശ്വരസ്യ, ഈശ്വരീയമായ. അതാണ് പറഞ്ഞത് മായാമയം എന്ന് പറഞ്ഞത്, അജ്ഞാനകൃതമല്ലാതെ. ആ യോഗത്തെ യോഗശക്തി അതിശയം എന്നേ അതിനെ പറയാൻ പറ്റൂ. അത് നീ കാണുക. ഇഹി ക്രസ്തം ജഗത് കൃഷ്ണം പശ്യാദ്യ സചരാചരം മമ ദേഹേ ഗുഡാകേശ ഇച്ഛാന്യദ്രഷ്ടുമിച്ഛസി നതു മാം ശക്യസേ ദ്രഷ്ടും അനേനൈവ സ്വചക്ഷുഷാ ദിവ്യം ദദാമി തേ ചക്ഷു പശ്യമേ യോഗമൈശ്വരം. സഞ്ജയ് വാച്ച്. അത് കഴിഞ്ഞ് സഞ്ജയൻ പറയുകയാണ് ധൃതരാഷ്ട്രോട്, ഏവം ഉക്ത്വാ തതോ രാജൻ മഹായോഗേശ്വരോ ഹരി ദർശയാമാസ പാർത്ഥായ പരമം രൂപമൈശ്വരം. ഏവം യഥോക്ത പ്രകാരേണ ഉക്ത്വാ, ഈ രീതിയിൽ ആമുഖമായി ചില കാര്യങ്ങളെല്ലാം പറഞ്ഞ് അർജുനനെ തന്റെ മായാമയമായ രൂപത്തെ കാണുന്നതിന് സജ്ജനാക്കി ധൈര്യം പകർന്നു കൊടുത്തിട്ട് തതുവനന്തരം അത് കഴിഞ്ഞ് രാജൻ അന്നയോ ധൃതരാഷ്ട്ര മഹാരാജാവേ മഹായോഗേശ്വരോ ഹരിഹി. ഓ, അങ്ങനെ ഒരു അത്ഭുതമായ ഈ ഒരു ദർശനത്തെ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഇവിടെ മനുഷ്യ രൂപത്തിൽ നിൽക്കുന്ന എന്താണ്? മഹായോഗേശ്വരൻ. യോഗേശ്വരൻ എന്ന് പറഞ്ഞാലും പോരാ, അത്യത്ഭുതകരമായ യോഗശക്തിക്ക് അധീശനായിരിക്കുന്നവനായ മഹാംശാസോ യോഗേശ്വര, ആ മഹായോഗേശ്വരനായിരിക്കുന്ന ഹരിഹി നാരായണ ദർശയാമാസ. ഇന്നുവരെ ആരും മറ്റൊരാൾക്കും കാണിച്ചു കൊടുക്കാത്തതായ, ചരിത്രത്തിലെ ഇല്ലാത്തതായ ഒരു സംഭവം. ഇവിടെ ശ്രീകൃഷ്ണനും മറ്റു സന്ദർഭങ്ങളിലും വിശ്വരൂപത്തെ കാണിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കൗരവസഭയിലും മറ്റും. പക്ഷെ ഇത്തരത്തിലൊരു വിശ്വരൂപം ഇവിടെ അർജുനന് കാണിച്ചു കൊടുക്കുന്നത് പോലെയുള്ള ഒരു വിശ്വരൂപം, പൂർണ്ണമായൊരു വിശ്വരൂപം, അത് മറ്റൊക്കെ എന്താണോ മറ്റുള്ളവരേക്ക് വന്നു തന്റെ ദിവ്യത്വത്തെ ഒന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ മറ്റ് സന്ദർഭങ്ങൾ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ആ പൂർണമായ വിശ്വരൂപത്തെ നാരായണ ദർശയാമാസ ദർശിതവാൻ അത് കാണിച്ചു കൊടുത്തു. പാർത്ഥായ പൃഥാസുതായ പാർത്ഥനായിക്കൊണ്ട് പൃഥാസുതനായിക്കൊണ്ട് പരമം രൂപം വിശ്വരൂപ ഐശ്വര്യം, ആ വിശ്വരൂപത്തെ ഐശ്വര്യ യുക്തമായിരിക്കുന്ന ആ രൂപത്തെ കാണിച്ചു കൊടുത്തു. അതെങ്ങനെയാണെന്ന് ഇനി സഞ്ജയന് ഇതെല്ലാം കാണാം. ഇവിടെ ഭഗവാൻ പറയുന്നു എന്താണോ, ഇത് മറ്റാരും കണ്ടിട്ടില്ല, നീ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ വ്യാസന്റെ അനുഗ്രഹം കൊണ്ട് സഞ്ജയനും അത് കണ്ടിട്ട് വന്നിരിക്കുകയാണ്. ഏവം ഉക്ത്വാ തതോ രാജൻ മഹായോഗേശ്വരോ ഹരിഹി ദർശയാമാസ പാർത്ഥായ പരമം രൂപമൈശ്വരം അനേക വക്ത്രനയനം അനേകാദ്ഭുത ദർശനം അനേക ദിവ്യാഭരണം ദിവ്യാനേകോദ്യതായുധം. കിഞ്ച ഇവിടെ പറയുന്നു അനേകേതി, അനേക വക്ത്രനയനം, അനേക വക്ത്രങ്ങൾ, അനേക നയനങ്ങൾ. അത് കണ്ടത് അതുപോലെ പറയുകയാണ്, അനേകാനി വക്ത്രാണി നയനാനി തയ്യസ്മിൻ രൂപേ തത് അനേക വക്ത്രനയനം. ആ രൂപത്തിൽ അനേക മുഖങ്ങൾ, അനേക കണ്ണുകൾ, അനേകം വായകൾ, അനേക അത്ഭുത ദർശനം. കണ്ടയാളിന് വിവരിക്കാൻ കഴിയാത്തതുകൊണ്ട് പറയുന്നു അനേകമായ അത്ഭുത രൂപങ്ങൾ, ദർശനങ്ങൾ കാണുകയാണ്. അനേകാനി അത്ഭുതാനി വിസ്മാപകാനി വിസ്മയത്തെ ഉണ്ടാക്കുന്നതായ ദർശനാനി യസ്മിൻ രൂപേ തത് അനേക അത്ഭുത ദർശനം. എന്താണെന്ന് വർണ്ണിക്കാൻ സഞ്ജയനും കഴിയുന്നില്ല. തഥാ അനേക ദിവ്യാഭരണം, അനേകമായ ദിവ്യാഭരണങ്ങൾ അണിഞ്ഞിരിക്കുന്നു. അനേകാനി ദിവ്യാനി ആഭരണാനി, ദേവന്മാരും മറ്റും അണിയുന്ന ആഭരണങ്ങളാണ് ദിവ്യങ്ങളായ ആഭരണങ്ങൾ, അത് അണിഞ്ഞിരിക്കുന്നു. യസ്മിൻ തത് അനേക ദിവ്യാഭരണം തഥാ ദിവ്യ അനേക ഉദ്യതായുധം, ദിവ്യങ്ങളായിരിക്കുന്ന ദേവന്മാരും മറ്റും അണിഞ്ഞിരിക്കുന്നതായ അനേക ആയുധങ്ങൾ ഉയർത്തി പിടിച്ചിരിക്കുന്നു. അനേകം കൈകളിൽ ദിവ്യാനി അനേകാനി അസ്യാദീൻ ഉദ്യതാനി ഉന്നതാനി ആയുധാനി വാള് തുടങ്ങിയ അനേക ആയുധങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. യസ്മിൻ ദിവ്യ അനേക ഉദ്യതായു ഉയർത്തിപ്പിടിച്ച അനേകം ആയുധങ്ങളോടുകൂടിയിരിക്കുന്നു. അങ്ങനെ ദർശയാമാസൈതി പൂർവേണ സംബന്ധ പൂർവ്വശ്ലോകത്തിനോട് ചേർക്കണം. അങ്ങനെയുള്ളവർ അത്ഭുതകരമായ രൂപത്തെ ഭഗവാൻ അർജുനനും കാട്ടിക്കൊടുത്തു. അനേക ഭക്ത നയനം അനേകാത്ഭുത ദർശനം അനേക ദിവ്യാഭരണം ദിവ്യാനേകോദ്യുതായുധം ദിവ്യമാല്യാംബരധരം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോ മുഖം പിഞ്ച ദിവ്യമാല്യാംബരധരം ദിവ്യാനി മാല്യാനി പുഷ്പാണി അംബരാണി വസ്ത്രാണി ചധ്രിയന്തേ ഏനൈശ്രേണത്തം ദിവ്യമാല്യാംബരധരം. എന്റെ സമാസം ഒക്കെ അനുസരിച്ച് അർത്ഥത്തെ പറയുകയാണ്. ദിവ്യങ്ങളായിരിക്കുന്ന മാല്യങ്ങൾ, ദിവ്യങ്ങളായിരിക്കുന്ന അംബരങ്ങൾ, വസ്ത്രങ്ങൾ, ഇതെല്ലാം ധരിച്ചിരിക്കുന്ന ഐശ്വര്യസ്വരൂപം, അതാണ് ദിവ്യമാല്യാംബരധരം. ദിവ്യഗന്ധാനുലേപനം, ദിവ്യം ഗന്ധ അനുലേപനം യസ്യതം ദിവ്യഗന്ധാനുലേപനം, ദിവ്യങ്ങളായിരിക്കുന്ന അലൗകികങ്ങളായിരിക്കുന്ന ഗന്ധങ്ങൾ പൂശിയിരിക്കുന്നു. സർവാശ്ചര്യമയം, അങ്ങനെ ഓരോന്നോരോന്ന് പറയുമ്പോൾ ഇതിന് അവസാനമില്ലാതുകൊണ്ട് പറയുന്നത് എന്താണ്? ആ രൂപം സർവാശ്ചര്യമയമാണ്. ഒന്നും ഒരാർക്കും കാണാൻ കഴിയാത്തതുകൊണ്ട് കാണുന്നവനെ ആശ്ചര്യപ്പെടുത്തുന്നതാണ്. സർവാശ്ചര്യപ്രായം ദേവം അനന്തം നാ അസി അന്തോ അസ്മീത്യ അനന്തം. ഇത് ഒരു അറ്റം മുതലും മറ്റേ അറ്റം വരെ കണ്ടു തീരാൻ കഴിയത്തില്ല. അതുകൊണ്ട് പറയുന്നു അനന്തമാണ്, അതിൻ്റെ ആദ്യം അന്തമില്ല. ഈ രൂപ ഇവിടെ നിൽക്കുന്നു, ഒരു ശരീരത്തിൽ കാണുമ്പോൾ ശരീരം പരിമിതമാണ്, പരിച്ഛിന്നമാണ്, അങ്ങനെയല്ല ഇത് കാണുന്നത്. ഇത് അനന്തമായി കാണുന്നു. ഇതിൻ്റെ തുടക്കവും ഉടക്കവും കണ്ടെത്താൻ കഴിയുന്നില്ല. വിശ്വതോ മുഖം സർവതോമുഖം സർവഭൂതാത്മഭൂതത്വ വിശ്വതോമുഖനായി ധാതാഹം വിശ്വതോമുഖം എന്ന് നേരത്തെ പറഞ്ഞു. അപ്പോ സർവവ്യാപകമായിരിക്കുന്ന ഒരു രൂപം തം ദർശയാമാസ അർജുനോ ദദർശേ, അങ്ങനൊരു രൂപത്തെയാണ് അവിടെ അർജുനൻ നേരിട്ട് കണ്ടത്. അനേക ദിവ്യാഭരണം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോ മുഖം. ദിവി സൂര്യസഹസ്രസ്യ ഭവേത് യുഗപദുത്ഥിത യദിഭാ സദൃശീ സാസ്യാ ഭാസസ്തസ്യ മഹാത്മനഃ വ്യാപനർഭവതോ വിശ്വരൂപസ്യ ഭാഹ തസ്യാ ഉപമാ ഉച്ചതി. ആ ഭഗവാന്റെ വിശ്വരൂപത്തിന്റെ പ്രകാശം, ഉജ്ജ്വലമായ പ്രകാശം, അതിന് ഉപമ പറയുകയാണ്. എന്താണോ ദിവ്യന്തരീക്ഷേ തൃതീയസ്യം വാ ദിവി സൂര്യാണ സഹസ്രം സൂര്യ സഹസ്രം തസ്യ യുഗപദുത്ഥിതസ്യ സൂര്യസഹസ്രസ്യ യാ യുഗപദുത്ഥിതാ ഭാഹ സാ യദി സദൃശീ സ്യാ തസ്യ മഹാത്മനഹോ വിശ്വരൂപസ്യ ഏഷ ഭാസ ഏവ ഭാസ. അവിടെ കണ്ട പ്രകാശത്തെ എന്തിനോട് ഉപമിക്കാം? പറയുന്നു ദിവ്യ അന്തരീക്ഷേ, അല്ലെങ്കിൽ ദ്വിലോകത്തിൽ, ഈ അന്തരീക്ഷത്തിൽ ഒരു സൂര്യനാണ് കാണുന്നത്. ഇവിടെ ഒന്നിൽ കൂടുതൽ സൂര്യന്മാർക്ക് പ്രകാശിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് പറയുന്നു അല്ലെങ്കിൽ ദ്വിലോകത്തിലായിക്കൊള്ളട്ടെ, അതിനപ്പുറമുള്ള ഒരു ലോകം. നമ്മുടെ സൂര്യാണാം സഹസ്രം സൂര്യസഹസ്രം, ഒരേ സമയം ആയിരം സൂര്യന്മാർ അല്ലെങ്കിൽ അനന്ത സൂര്യന്മാർ യുഗപദുത്ഥിതസ്യ ഒരേ സമയം ഉദിച്ചു വന്നിരിക്കട്ടെ. യാ യുഗപദുത്ഥിതാഭ ആ സൂര്യൻ ഉദിക്കുന്നത് കൊണ്ട്, സൂര്യന്മാർ ഉദിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രകാശം, ആ ദീപ്തി സായതി സദൃശീശൻ, അത് ഇവിടെ കാണുന്ന ആ വിശ്വരൂപത്തിന്റെ ശോഭയ്ക്ക് തുല്യമാകുകയാണെങ്കിൽ എന്നേ പറയാൻ പറ്റും. അതും തുല്യമെന്ന് പറയാൻ പറ്റത്തില്ല, ഉപമിക്കാൻ പര്യാപ്തമല്ല. അതിനും വലിയൊരു പ്രകാശമാണ്, കോടി സൂര്യന്മാർ ഉദിച്ചുയർന്നാൽ ഉണ്ടാകുന്ന പ്രകാശം, തേജസ്, അതുപോലെയുള്ള ഒരു തേജസ്, ഒരു സൂര്യന്റെ പ്രകാശത്തെ തന്നെ മനുഷ്യന് അവന്റെ ബാഹ്യ ചക്ഷുസ് കൊണ്ട് എതിരിട്ട് നോക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഇത്രയും വലിയൊരു പ്രകാശത്തെ, ഇങ്ങനെ വർണ്ണിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകാശത്തെ കാണണമെങ്കിൽ ദിവ്യമായ ചക്ഷുസ് കൊണ്ടേ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ആദ്യം തന്നെ ആ ദിവ്യമായ കണ്ണിനെ കൊടുത്തത്. ആണ് വിശ്വരൂപസ്യ ദൈവഭാസ, അതാണ് വിശ്വരൂപത്തിന്റെ പ്രകാശം. യതിവ തദോപി വിശ്വരൂപസീവ ഭാ അതിരിച്ചിതീത്യഭിപ്രായ, അതിനും ശ്രേഷ്ഠമാണ് ആ വിശ്വരൂപ പ്രകാശം. അത് അർജുനൻ തന്റെ തനിക്ക് കിട്ടിയ ദിവ്യ ചക്ഷുസ് കൊണ്ട് കാണുകയാണ്. അത് ശ്രുതിയിലും പറയുന്നുണ്ട് ഭഗവാന്റെ തേജസ്സിനെ കുറിച്ച്, അനന്തശക്തി അനന്തവീര്യ അനന്ത തേജസ്, ആ തേജസ് അനന്തമാണോ എന്ന് പറയുന്നുണ്ട്. അക്ഷയമായ തേജസ് അതാണ് കാണുന്നത്. ദിവി സൂര്യസഹസ്രസ്യ ഭവേദ് യുഗപദുത്ഥിത യദി ഭാസദൃശി സാ സ്യാത് ഭാസസ്തസ്യ മഹാത്മനഃ. തത്രൈകസ്തം ജഗത് കൃത്സ്നം പ്രവിഭക്തമനേകധാ അപശ്യദേവ ദേവസ്യ ശരീരേ പാണ്ഡവസ്തഥാ. തത്ര തസ്മിൻ വിശ്വരൂപേ ഏകസ്മിൻ സ്ഥിതം ഏകസ്തം ജഗത് കൃത്സ്നം. പറഞ്ഞല്ലോ വിശ്വരൂപം എന്ന് പറയുന്ന ഈ പ്രപഞ്ച ദർശനമല്ല, മറിച്ചോ ആ വിശ്വരൂപത്തിൽ ഏകസ്ഥം, ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുകയാണെന്ന് ജഗത് കൃഷ്ണം, ഈ സമ്പൂർണ്ണ പ്രപഞ്ചം. അങ്ങനെയാണ് കാണുന്നത്, ഈ സമ്പൂർണ്ണ പ്രപഞ്ചം കൃഷ്ണം ജഗത് നിജ പൂർണ്ണ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിന്റെ ഒരു അംശം പോലും നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ല, നമ്മുടെ മുമ്പിൽ കാണുന്ന രൂപങ്ങളെ കാണാൻ കഴിയും, അല്ലെങ്കിൽ മറ്റു ഇന്ദ്രിയങ്ങളിലൂടെ ശബ്ദസ്പർശ രസാദികളെല്ലാം നമുക്ക് ഗ്രഹിക്കാമെന്നുള്ളത് വളരെ പരിമിതമാണ്. അങ്ങനെ മനുഷ്യന് ഗ്രഹിക്കാൻ കഴിയാത്ത വിപുലമായ വിസ്തൃതമായ ഗുണങ്ങളോടുകൂടിയിരിക്കുന്ന ഈ പ്രപഞ്ചം സമ്പൂർണ്ണം, ഈ പ്രപഞ്ചം മുഴുവനും എന്താണ് മായാമയമായിരിക്കുന്ന ആ വിശ്വരൂപത്തിന്റെ ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. ഏകസ്ഥം ഏകത്ര സ്ഥിതം ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വിശ്വരൂപം എന്ന് പറഞ്ഞാൽ അതൊരു പ്രപഞ്ച ദർശനമാണ് എന്നു വാച്യാർത്ഥങ്ങൾ ഗ്രഹിക്കരുത്. പ്രപഞ്ചം വിശ്വരൂപത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം, ബാക്കിയും എന്തൊക്കെയോ അർജുനൻ കാണുന്നുണ്ട്. പക്ഷെ അതൊന്നും ആശ്ചര്യം അദ്ഭുതം വിസ്മയം എന്നെല്ലാം പറയാനേ പറ്റൂ. അതിൽ കൂടുതൽ തന്നെ വിശദീകരിക്കാൻ സജ്ജയനോ അർജുനനോ കഴിയുന്നില്ല, അതിന് വാക്കുകളും പോരാ. പ്രവിഭക്തം അനേകഥ പലതരത്തിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ദേവ പിതൃ മനുഷ്യാദിഭേദേഹി, ദേവന്മാരെ പിതൃക്കൾ മനുഷ്യർ ഈ രൂപത്തിൽ ഈ പ്രപഞ്ചം വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. നിഷ്ഠവാൻ അങ്ങനെ പ്രപഞ്ചത്തെ ദേവദേവസ്യ ഹരേഹി ശരീരേ പാണ്ഡവോ അർജുന, തഥാ ആ ഹരിയുടെ ശരീരത്തിൽ പാണ്ഡവനായിരിക്കുന്ന അർജുനൻ ഒരു ഭാഗത്തായിട്ട് കണ്ടു എന്നർത്ഥം. നേരത്തെ പറഞ്ഞു ന തദസ്തി വിനായസ്യാത്മയാഭൂതം ചരാചരം ഇഷ്ടവ്യാഹം ഇതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്ത് എന്നെല്ലാം പറഞ്ഞു. സമ്പൂർണ്ണ പ്രപഞ്ചത്തെയും ഒരംശത്തിൽ ഞാൻ നിർത്തിയിരിക്കുന്നു. അപ്പൊ ആ വിശ്വരൂപത്തിന്റെ ഒരു അംശത്തിൽ പ്രപഞ്ചത്തെ കാണുന്നു എന്ന് പറയുമ്പോൾ വിശ്വരൂപം അതിനും വിവരമാണ്. പിന്നെ ബാക്കി എന്താ അവിടെ കാണുന്നത്? അത് ആശ്ചര്യം എന്നേ പറയാൻ കഴിയും. പാണ്ഡവൻ അത് കാണുന്നു ആ വിശ്വരൂപത്തെ. തത്രൈകസ്തം ജഗത് കൃഷ്ണം പ്രവിഭക്തമനേകധാ അപശ്യദേവ ദേവസ്യ ശരീരേ പാണ്ഡവസ്തഥാ തദസ്സം വിസ്മയാവിഷ്ടോ കൃഷ്ണരോമാ ധനഞ്ജയ പ്രണമ്യ ശിരസാ ദേവം തദ്ഹത്തം ദൃഷ്ട്വാ ഈ രൂപത്തെ കണ്ടിട്ട് പ്രപഞ്ചത്തെ സമ്പൂർണ്ണ പ്രപഞ്ചത്തെയും ഉൾക്കൊള്ളുന്ന രൂപത്തെ താൻ കാണുന്നു. തന്റെ ദൃഷ്ടിയുണ്ട്, ദിവ്യദൃഷ്ടിയുണ്ട്. അതൊരു അസാമാന്യമായ അസാധാരണമായ ഒരു കാഴ്ചയാണ്. അത് കണ്ടിട്ട് സവിസ്മയേനാവിഷ്ട വിസ്മയാവിഷ്ടനായി തീർന്നു. ഹൃഷ്ടാനി രോമാണീസ്യ സ്വയം ഹൃഷ്ടരോമാഹ, രോമാഞ്ചമുണ്ടായി. ചഭവത് ധനഞ്ജയഹ പ്രണമ്യ പ്രകർഷേണ നമനം കൃത്വ. അപ്പോൾ അർജുനന് പിന്നെ മറ്റൊന്നും ചെയ്യാനല്ല, ഈ അത്ഭുതകരമായ ദൃശ്യത്തെ കണ്ടിട്ട് പ്രപഞ്ചത്തെ കൂടി അന്തർഭവിപ്പിച്ചിരിക്കുന്നതായ മായാമയമായ രൂപത്തെ കണ്ടിട്ട് പ്രകർഷീണ നമനം കൃത്വ നമിച്ചിട്ട് പ്രഹീഭൂത നമസ്കരിച്ച് വിനയാന്വിതനായി ശിരസാ ദൈവം വിശ്വരൂപധരം, വിശ്വരൂപധരനായിരിക്കുന്ന ആ ദേവനെ കൃതാഞ്ജലിയോടുകൂടി നമസ്കാരാർത്ഥ സമ്പുടീകൃതഹസ്ത തൊഴുകയോടുകൂടി തൻ അഭാഷത ഉക്തവാൻ. അർജുനൻ ആ ഒരു വിസ്മയത്തിൽ മുഴുകി എന്തോ മനസ്സിൽ വന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ പറയുകയാണ്. അതിനടുത്ത് വരുന്ന ഭാഗങ്ങൾ താൻ കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേക കാര്യം, സാറിന് വിശ്വരൂപം എന്ന് പറഞ്ഞാൽ വിശ്വം പ്രപഞ്ചം ആ പ്രപഞ്ചത്തെ മുഴുവൻ തന്നെ കാണിച്ചു കൊടുത്തു. അങ്ങനെയൊരു ധാരണ നമ്മുടെ മനസ്സിൽ വരും. അതല്ല ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. എന്താണോ ഈ പ്രപഞ്ചത്തെ കാണിച്ചു കൊടുക്കുകയല്ല, ഈ പ്രപഞ്ചത്തെ കാണിച്ചു കൊടുക്കുന്നത് കൊണ്ട് വിശേഷിച്ചൊന്നും സംഭവിക്കാറില്ല. എന്താണ് ഈ പ്രപഞ്ചമെന്ന് പറയുന്നത്? പാഞ്ചഭൗതികമായ ഒന്നാണ്. അതിപ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തെ അല്പം കാണുന്നതും കുറച്ച് കൂടുതൽ കാണുന്നതും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. നമ്മളിപ്പോൾ നമ്മളെ കണ്ണുകൊണ്ട് കാണാം, കുറച്ചുകൂടി കാണിച്ചു. നമ്മളൊരു 2-3 കിലോമീറ്റർ കാണുന്നുണ്ടെങ്കിൽ ഭഗവാൻ ഒരു 100-1000 കിലോമീറ്റർ കാണിച്ചു കൊടുത്തു. ആ അർത്ഥത്തിൽ പ്രപഞ്ചത്തെ കാണുന്നു, അതാണ് വിശ്വരൂപം. അങ്ങനെ ധരിക്കാൻ പാടില്ല. ഇവിടെ അർജുനൻ കാണുന്നത് ഈ പ്രപഞ്ച രൂപത്തെയല്ല, ആ പ്രപഞ്ചം അതിൽ അന്തർഭവിച്ചിരിക്കുന്നു. ഭഗവാൻ കാണിച്ചു കൊടുക്കുന്ന മായാമയമായ സ്വന്തം രൂപം, ആ സ്വന്തം രൂപത്തിൽ ഈ പ്രപഞ്ചം അന്തർഭവിച്ചിരിക്കുന്നതായിട്ടാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ സർവാത്മഭാവവും വിശ്വരൂപവും തമ്മിൽ വ്യത്യാസമുണ്ട്. സർവാത്മഭാവത്തെ ഉപദേശത്തിലൂടെ മനസ്സിലാക്കി കൊടുത്തു പണ്ഡിത സമദർശന എന്നെല്ലാം പറഞ്ഞു. അത് മറ്റൊരു കാര്യമാണ്. സർവത്തിനും ആത്മാവിനെ കാണുക, സർവത്തെയും താനായി കാണുക, അതിന് വിശ്വരൂപത്തെ കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അത് ഉപദേശത്തിലൂടെ മനസ്സിലാക്കി ഗുരുവിൻ പിന്നെ ധ്യാന മനനങ്ങളിലൂടെ സാക്ഷാത്കരിക്കേണ്ട കാര്യമാണ്. വിശ്വരൂപം അങ്ങനെയല്ല. ഈ പ്രപഞ്ചത്തെയെല്ലാം തന്റെ ഭാഗമായി കണ്ട് അങ്ങനെ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമായി ജീവിക്കുക എന്നൊക്കെ പറയുന്ന സാധാരണ തത്വബോധം അതല്ല. ആ തത്വബോധത്തിന് ഉപദേശം മതി. പ്രപഞ്ചത്തെ ഈശ്വരന്റെ ഭാഗമായിട്ടൊക്കെ കണ്ട് അവിടെ ഈ പ്രപഞ്ചത്തിനുള്ളൊരു സമരസത്തിൽ വർത്തിക്കുക, സമത്വത്തിൽ മനസ്സിനെ നിർത്തുക, ഇത്തരം കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. വിശ്വരൂപ ദർശനം കൊണ്ട് അതൊന്നുമല്ല ഉദ്ദേശിക്കുന്നു. വിശ്വരൂപത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു തത്വത്തെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. കാരണം തത്വം പറയാമെന്നുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഭഗവാന്റെ ആ അലൗകികത ദിവ്യത്വത്തെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം ഇനി പറയാനുള്ള കാര്യങ്ങൾ ഒന്നുകൂടി പറയും. അപ്പോൾ തത്വബോധനമല്ല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നു. ഇതെന്താണ്? ഒരു പ്രത്യക്ഷ അനുഭവത്തെ ഉണ്ടായിക്കൊടുക്കുകയാണ്. എന്ത്? ഈശ്വരന്റെ മായാമയമായ രൂപം. അത് ഈ പ്രപഞ്ചമല്ല. ഈ പ്രപഞ്ചം ഈശ്വര സൃഷ്ടവും ആ ജീവന്റെ അജ്ഞാനകാര്യവുമാണ്, രണ്ടും കൂടെ ചേർന്നതാണ്. ഇതിൽ അങ്ങനെ പറയത്തക്ക ദിവ്യത്വമോ അലൗകികതയോ ഒന്നുമില്ല. ഇവിടെ അർജുനൻ കാണുന്ന എന്താണ് അലൗകികമാണെന്ന് വെച്ചാൽ ലൗകികമല്ല, പ്രാപഞ്ചികമല്ല കാണുന്ന കാഴ്ചകളൊന്നും. സാധാരണ കണ്ടുകൊണ്ട് കാണുന്നതല്ല. അപ്പൊ ഇവിടെ കാണുന്നത് തികച്ചും അലൗകികവും ദിവ്യവുമായ മായാമയമായിരിക്കുന്ന ഒരു ഈശ്വരഭാവത്തെയാണ്. അതെന്തിനങ്ങനെ കാണിച്ചു കൊടുക്കുന്നു? തന്നെ വെളിപ്പെടുത്താൻ വേണ്ടി. താൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് സ്വാനുഭവത്തിനോട് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി. താൻ പറഞ്ഞ എന്താണ്? നേരത്തെ പറഞ്ഞ തത്വങ്ങൾ എന്താണ്? മാത്രാ സ്പർശ സുഖവുന്തേയ ശീതോഷ്ണ സുഖദുഃഖ, ആ പറഞ്ഞ തത്വങ്ങളല്ല. അത് വിശ്വരൂപത്തിലൂടെ ബോധ്യപ്പെടുത്താവുന്ന കാര്യങ്ങളല്ല, അവനവൻ തന്നെ ബോധ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. അത് വിശ്വരൂപം കാണിച്ചിട്ടും അർജുനന് ബോധ്യപ്പെട്ടതുമില്ല. അത് അവസാനം അർജുനൻ തന്നെ സമ്മതിക്കുന്നു. ഭഗവാൻ അവസാനം പറയുന്നുണ്ട്, നീ ഒരു മന്ദബുദ്ധിയാണ്, നിന്നോടിത് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. അങ്ങനെ തന്നെ പറയുന്നുണ്ട്, മന്ദബുദ്ധി എന്നുള്ള വാക്ക് തന്നെ പറയുന്നുണ്ട്. ഇവിടെ അതല്ല, ഇവിടെ അങ്ങനെ ഒരു തത്വപ്രതിപാദനമല്ല. ഇവിടെ ഈ ഉപദേശിക്കുന്ന ആൾ തന്നെ പറഞ്ഞു, എന്താണ്, ഞാൻ സൂര്യനാണ്, ചന്ദ്രനാണ്, ആനയാണ്, ചേനയാണെന്നെല്ലാം പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇയാൾ ഈ പറയുന്നതൊക്കെ ശരിയാണോ എന്ന് നമ്മളെപ്പോലെയുള്ള ആൾക്കാരുടെ ബുദ്ധിയിൽ ഒരു സംശയം തോന്നും. ഇത് അങ്ങോട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അതാണ് അതിന് വിശ്വരൂപം, മായാമയ രൂപം എന്ന് പറയുന്നത്. താൻ എന്താണെന്ന് പറഞ്ഞോ, തന്നെക്കുറിച്ച് താൻ അതാണെന്ന് അർജുനൻ നേരിട്ട് കാണുന്നു. അത് ഈ സമസ്ത പ്രപഞ്ചത്തിന്റെ ബോധമോ അല്ലെങ്കിൽ ലൗകികമായ എന്തെങ്കിലും ഒരു അനുഭവമൊന്നുമല്ല, തികച്ചും അലൗകികമായ ദിവ്യമായ, അതിന്റെ മറ്റ് ആരും കണ്ടിട്ടില്ലാത്ത എന്ന് പറയുന്നതായ ഒരു അനുഭവമാണ്. അപ്പോൾ താൻ പറയുന്നത് അതാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അത് ഈശ്വരനെ കഴിയുന്നു. അതുമാത്രമല്ല, ഈശ്വരന് മാത്രമേ അങ്ങനെ ഒരു വിഭൂതി അവകാശപ്പെടാൻ പറ്റൂ. അതുകൊണ്ട് നമ്മൾ ഗീത പഠിച്ചു കഴിഞ്ഞു, ഗീതയൊക്കെ മനസ്സിലായി കഴിഞ്ഞു, പിന്നെ വിശ്വരൂപ ദർശനം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പൂർത്തിയായി. ഇനി അതിൻ്റെ ഒരു കുറവേ ഉള്ളൂ. എന്നെന്നും ധരിച്ചളയരുത്. അല്ലെങ്കിൽ വിശ്വരൂപ ദർശനം ഒക്കെ ഇവിടെ പറഞ്ഞ് വ്യാഖ്യാനിച്ചെന്നിട്ട് എന്താ എനിക്ക് വിശ്വരൂപ ദർശനത്തിൻ്റെ അനുഭവം ഉണ്ടാകാത്തത് എന്നാലും ശങ്കിച്ച് കളയരുത്. ഇനി ഈ പറഞ്ഞാണ് ഇതിൻ്റെ അനുഭവം ഇല്ലാത്തതുകൊണ്ടായിരിക്കും എനിക്കും ഉണ്ടാകാം എന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്യരുത്. ഈ അങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റിയൊരു സാധനമല്ല ഇത് വിശ്വരൂപ ദർശനം. അത് അനൗകികമാണ്. ഈശ്വരൻ കാണിച്ചു കൊടുത്തു, അർജുനൻ കണ്ടു. അത് അലൗകികമാണ്, ദിവ്യമാണ് എന്നേ അതിനെക്കുറിച്ച് പറയാൻ പറ്റും. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അങ്ങോട്ട് വിശദീകരിക്കാനോ വർണ്ണിക്കാനോ പറയുമ്പം കേൾക്കുന്നവന് വിശ്വരൂപ ദർശനം ഉണ്ടാവുകയോ അന്ന് സാധ്യമായ കാര്യങ്ങളല്ല. ഇങ്ങനെ കാണിച്ചു കൊടുത്തു എന്ന് ഭഗവാൻ പറയുന്നു, കണ്ടുവെന്ന് അർജുനൻ പറയുന്നു, ഇതിനെല്ലാം സാക്ഷിയായിട്ട് സഞ്ജയനും പറയുന്നു, കാണിച്ചു കൊടുത്തു കണ്ടു. അവസാനം സഞ്ജയൻ പറയും, അതെല്ലാം കണ്ട കാര്യവും കേട്ട കാര്യവുമെല്ലാം ഓർക്കുമ്പോൾ എനിക്കും രോമാഞ്ചം ഉണ്ടാകുന്നു, ഇഷ്ടരോമ. ധനഞ്ജയനും അത് തന്നെ ഉണ്ടായി. അങ്ങനെ ഒരു തികച്ചും ദിവ്യമായിരിക്കുന്ന അലൗകികമായിരിക്കുന്ന ഒരു ദർശനം, അത് ഭഗവാൻ നേരത്തെ പ്രതിജ്ഞ ചെയ്തതുകൊണ്ട്, എന്താണ്, ഞാൻ ഈ അനേക വിഭൂതികളോടുകൂടിയിരിക്കുന്നവനാണ് എന്ന് പ്രതിജ്ഞ ചെയ്തതുകൊണ്ട് അത് അർജുനൻ ഇവിടെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ആ രൂപത്തെ ഈശ്വരന് മാത്രം, ഒരു അവതാര പുരുഷന് മാത്രം സാക്ഷാത്കരിക്കാൻ, അനുഭവപ്പെടാനും മറ്റൊരാൾക്ക് അനുഭവപ്പെടുത്തി കൊടുക്കാനും കഴിയുന്നുള്ള ഒന്നാണ്. സാധാരണ മനുഷ്യർക്ക്, സാധാരണ ഗുരുക്കന്മാർക്ക് ഒന്നും ഇത് ഈ തരത്തിൽ അനുഭവപ്പെടുത്താൻ സാധ്യമല്ല. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്തു? പ്രണമ്യ ശിരസാദേവോ, ആ ദേവനെ ശിരസാൽ നമസ്കരിച്ച് കൃതാഞ്ജലിയോടുകൂടി അർജുനനോട് പറഞ്ഞു. തത് സവിസ്മയാവിഷ്ടോ ഇഷ്ടരോ മാധനഞ്ജയ പ്രണമ്യ ശിരസാ ദേവം കൃതാഞ്ജലിരഭാഷത. അർജുന ഉവാച്ച്, പശ്യാമി ദേവാൻസ്തവ ദേവദേഹേ സർവാൻസ്തഥാ ഭൂതവിശേഷസംഗാൻ ബ്രഹ്മാണമീശം കമലാസനസ്ഥം ഷീംശ സർവാനുരഗാംശ്ച ദിവ്യാൻ കഥം യത്വയാ ദർശിതം വിശ്വരൂപം തദഹം പശ്യാമീതി. അങ്ങ് ദർശിച്ച ഈ വിശ്വരൂപത്തെ ഞാൻ എങ്ങനെ കാണും? ഇതി സ്വ അനുഭവം ആവിഷ്കൃവൻ അർജുന വാച്ച, ഞാൻ എങ്ങനെയാണത് കണ്ടത്? ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നു, അർജുനൻ കാണുന്നു. അതെ, അർജുനൻ എങ്ങനെ കണ്ടു? അർജുനൻ കണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ അറിയണമല്ലോ. അതുകൊണ്ട് അർജുനൻ അതിനെ വിശദീകരിക്കുന്നു. എന്താണ്? പശ്യാമി ഉപലഭി, ഹേ ദേവ, ഞാൻ കാണുന്നു. അങ്ങ് വാഗ്ദാനം ചെയ്തതുപോലെ തന്നെ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ആ ദിവ്യമായ രൂപത്തെ ഞാൻ കാണുന്നു. അർജുനൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇപ്പം നമ്മളും അറിയുന്നു. തവ ദേഹി, അത് പ്രത്യേകം പറയുന്നത് എവിടെയാണ് കാണുന്നത്? ആ മനുഷ്യ ശരീരത്തിൽ. ദേവാൻ സർവാൻ സദാ, സർവദേവന്മാരെയും കാണുന്നു. തഥാ ഭൂതവിശേഷ സംഗാൻ, ഭൂതവിശേഷങ്ങളെ കാണുന്നു. ഒടുവിൽ അർജുനൻ, അപ്പൊ ഈ ദേഹത്തിൽ കാണുന്നു എന്ന് പറയുന്നത് പ്രത്യേകം പറയുന്നതിന് പ്രത്യേകതയുണ്ട്. കാരണം നമ്മളൊരു മനുഷ്യനെ കാണുമ്പോൾ മുൻവശേ കാണാൻ പറ്റും, മുതുക കാണാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ കണ്ണിൻ്റെ സൃഷ്ടിയുടെ ഒരു വൈചിത്രമാണത്. ഇവിടെ ഇതൊക്കെ കണ്ടിട്ട് അവസാനം അർജുനൻ പറയും, എന്താണ്, ഞാൻ നിന്റെ മുമ്പത്ത് തൊഴുകുന്നു, നിന്റെ പിൻപിൽ തൊഴുകുന്നു, ഇടത്ത് തൊഴുകുന്നു, വലത്ത് തൊഴുകുന്നു. അപ്പോൾ അവിടെ മുൻപും പിമ്പും ഒന്നും ഇല്ല അർജുനന്റെ കാഴ്ചയിൽ. മൊത്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ്, കണ്ടടം എല്ലാം തൊഴുകയാണ്. അതാണ് ആ കാഴ്ചയുടെ വിശേഷത. അപ്പോൾ അതൊരിക്കലും നമ്മളീ കാണുന്നത് പോലെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചയല്ല. അല്ലെങ്കിൽ ഈ പ്രപഞ്ചമെല്ലാം ഈശ്വരനാണെന്ന് പറയുന്ന തത്വബോധമല്ല. പ്രപഞ്ചത്തെ എല്ലാം ഈശ്വരനായി കണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഉപദേശിക്കുന്ന തത്വമല്ല ഇത്. ഇത് മുമ്പും പിമ്പും എല്ലാം കാണുന്ന ഒരു ദിവ്യമായ അലൗകികമായ കാഴ്ചയാണ്. ആ കാഴ്ചയിൽ എന്ത് കാണുന്നു? ദേവാൻ സർവാൻ, സർവദേവന്മാരെയും ഞാനതി കാണുന്നു. എന്നുവെച്ചാൽ 33 കോടി ദേവന്മാരെയും കാണുന്നു എന്നുള്ളത്. അത് അഭൂതവിശേഷ സംഗാൻ, അവിടെ ഈ പ്രപഞ്ചത്തെയും കാണുന്നുണ്ട്. ഭൂതവിശേഷാണാം സ്ഥാവര ജംഗമാനാം, സ്ഥാവര ജംഗമ രൂപത്തിലുള്ള നാനാ സംസ്ഥാന വിശേഷാണാം, നാനാ രൂപങ്ങൾ ആകൃതികൾ സംഘാ ഭൂതവിശേഷ സംഘാഹത്താൻ. കിഞ്ച മാത്രമല്ല ബ്രഹ്മാണം ചതുർമുഖം ഈശം ഈശിതാരം പ്രജാനാം, ഈ പ്രജകളെയെല്ലാം സൃഷ്ടിക്കുന്നവനായ ചതുർമുഖനെ ഞാൻ കാണുന്നുണ്ട്. കമലാസനസ്ഥം, കമലാസനസ്ഥനായിരിക്കുന്ന പൃഥ്വി പത്മപദ്മധ്യേ മേരുകർണികാസനസ്ഥം, പൃഥ്വി പത്മ മധ്യത്തിൽ വിഷ്ണുവിന്റെ നാഭിയിൽ ബ്രഹ്മാവ് സ്ഥിതി ചെയ്യുന്നു എന്നാണല്ലോ. അതാണ് മേരു കർണികാസനസ്ഥം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഋഷീംശ വസിഷ്ഠാദീൻ, വസിഷ്ഠാദീഷിമാരെ, സർവാനുരഗാംശ്ച വാസുകി പ്രഭൃതീൻ ദിവ്യാൻ ദിവ്യഭവാൻ. അതൊന്ന് ഈ ലോകത്തിലുള്ളവരല്ല, ദ്വിലോകത്തിലുള്ളവരാണ്, അവരെല്ലാം കാണുന്നു. അതുകൊണ്ടിത് വിശ്വരൂപ ദർശനം ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ട് ആരും നിരാശപ്പെട്ടിരുന്നല്ലോ, കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. കാഴ്ച ഇതാണ്, നമുക്ക് സമാധാനപ്പെടാം. കാരണം ഭഗവാൻ തന്നെ പറയും, ഇത് ഇന്നുവരെ ഒരുത്തനും കണ്ടിട്ടില്ല, ഇനി ഒരുത്തനും കാണാൻ പോകുന്നുമില്ല. അതുകൊണ്ട് നമ്മൾ കാണാത്ത നമ്മുടെ ഒരു ന്യൂനതയാണെന്ന് കരുതണ്ട. മുമ്പൊരിക്കൽ ഒരു ഗീത ക്ലാസ് ഞാൻ കേട്ടുകൊണ്ടിരുന്നപ്പോ ഇത് വിശ്വരൂപ ദർശന യോഗം ചർച്ച ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത അധ്യായം തുടങ്ങുന്നില്ലെന്ന് അദ്ദേഹം ചോദിച്ചു. ആർക്കൊക്കെ വിശ്വരൂപ ദർശനം ഉണ്ടായി? ഞാൻ പറഞ്ഞു എനിക്കുണ്ടായില്ല, പറഞ്ഞു മന്ദബുദ്ധി. ആർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്? നാലഞ്ചു പേര് കൈപൊക്കി. ഞങ്ങൾക്കെല്ലാം വിശ്വരൂപ ദർശനം ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പൊ നാലഞ്ചു പേർക്ക് അവിടെ ഉണ്ടായി വിശ്വരൂപ ദർശനം. നടന്ന സംഭവമാണ്. അവരെല്ലാം ആചാര്യം വളരെ അഭിനന്ദിക്കുകയും ചെയ്തു. അപ്പൊ അതുപോലെ ആരും വിശ്വരൂപ ദർശനത്തെ പ്രതീക്ഷിച്ചുകളയരുത്. ഈ കേൾക്കുന്നതിനപ്പുറം എന്താണ് അവിടെ കണ്ടത്? സർവഭൂത വിശേഷങ്ങളെയും കാണുന്നു ഈ പ്രപഞ്ചത്തിലുള്ള. പിന്നെ എന്താണ്, ദ്വിലോകത്തിൽ കഴിയുന്ന ബ്രഹ്മാവ്, ദിവ്യങ്ങളായ ഉരഗങ്ങൾ, ഇതൊക്കെ നേരത്തെ പറഞ്ഞല്ലോ, സർപ്പങ്ങളെയും നാഗങ്ങളെയും കുറിച്ച് അവരെല്ലാം കാണുന്നു എന്നാണ്. അത് കാണുന്നു എന്ന് അർജുനൻ പറയുന്നു. പശ്യാമി ദേവാൻ സ്തവ ദേവദേഹേ സർവാൻ തഥാ ഭൂത വിശേഷ സംഗാൻ ബ്രഹ്മാണമീശം കമലാസനസ്ഥം അനേകബാഹോദരവക്രനേത്രം പശ്യാമി ത്വാ സർവതോനന്ദരൂപം നാന്തം ന മധ്യം ന പുനസ്ഥവാദീം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപാ അനേക ബാഹൂദര വക്രനേത്രം. അർജുനന കണ്ട കാഴ്ചയിൽ ആശ്ചര്യഭരിതനായി ആ കണ്ടതിനെ ഏകദേശ രൂപത്തിൽ വർണ്ണിക്കുകയാണ്. അനേക ബാഹുക്കളുണ്ട്, ഇത്രയെന്ന് പറയാൻ കഴിയത്തില്ല. അനേക ഉദരങ്ങളുണ്ട്, അനേക വക്രങ്ങളുണ്ട്, അനേക നേത്രങ്ങളുണ്ട്, അനേക ബാഹവ ഉദരാണി വക്രാണി നേത്രാണി ചൈസ്യ. കാരണം പറഞ്ഞു സഹസ്രപാദാക്ഷി ശിരോരു ബാഹവേ എന്ന് വിഷ്ണുവിനെ സ്തുതിക്കാറുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, യസ്യ തപസ ത്വം അനേക ബാഹൂദര വക്രനേത്രം. അനേക ബാഹൂദര വക്രനേത്രം പശ്യാമി ത്വം സർവത സർവത്ര അനന്തരൂപം. എണ്ണിയാൽ ഒടുങ്ങാത്ത രൂപങ്ങളാണ് കാണുന്നത്. അനന്താണി രൂപാണി അസീത്തി അനന്തരൂപം തം അനന്തരൂപം നാന്തം അന്തോ അവസാനം ന മധ്യം മധ്യം നമ ദ്വയോഹോ കൂട്ടിയൊരന്തരം ന പുനസ്ഥവാദി. നേരത്തെ ഭഗവാൻ തന്നെ പറഞ്ഞു, എന്താണ് ആദി ഞാൻ തന്നെയാണ്, മധ്യം ഞാൻ തന്നെയാണ്, അന്ത്യം ഞാൻ തന്നെയാണെന്നെല്ലാം പറഞ്ഞു. അപ്പോ ഈ ആദി മധ്യാന്തങ്ങളായിരിക്കുന്ന ഭഗവാനെ കാണുമെന്ന് അർജുനന്റെ മനസ്സിന് ഒരാഗ്രഹം ഉണ്ടായിരിക്കും. അന്ന് പറഞ്ഞു, നീ എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത് അതുകൂടെ കണ്ടോ. തന്റെ ദൃഷ്ടിക്കനുസരിച്ചുള്ള സൃഷ്ടി വേദാന്തത്തിൽ പറയുന്നു, ദൃഷ്ടി സൃഷ്ടി. അതിവിടെ പറയുകയാണ്, ഇവിടെ അന്തം കാണുന്നില്ല, അവസാനം കാണുന്നില്ല, മധ്യം കാണുന്നില്ല, എന്നാ ഇതെല്ലാം കാണുന്നുണ്ട്. ആദിമധ്യാന്തങ്ങളില്ലാത്ത ഒരുവന്റെ ആദിമധ്യാന്തങ്ങളെ കാണുകയാണ്. തവ ദേവസ്യ നാന്തം പശ്യാമി ന മധ്യം പശ്യാമി ന പുനരാദിം പശ്യാമി ഹേ വിശ്വേശ്വര. പിന്നെ എന്താണ് കാണുന്നത്? അതെന്താണ് കാണുന്നതെന്ന് അർജുനൻ ഇങ്ങനെ പറയാൻ കഴിയുന്നുള്ളൂ. എന്താണ്? ആദി കാണുന്നില്ല, അന്ത്യം കാണുന്നില്ല, മധ്യം കാണുന്നില്ല, എന്നാൽ അനേകം കാഴ്ചകൾ കാണുന്നുമുണ്ട്. ഹേ വിശ്വേശ്വര, വിശ്വരൂപ മായാമയമായ ഈ രൂപത്തെ ധരിച്ചിരിക്കുന്നവനെ, അനേക ബാഹൂദര വക്രനേത്രം പശ്യാമി ത്വാം സർവതോനന്ദരൂപം നാന്തം ന മധ്യം ന പുനസ്ഥവാദീം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ കിരീടിനം ഗതിനം ചക്രണം ച തേജോരാശിം സർവദോ ദീപ്തിമന്ദം പശ്യാമി ത്വം ദുർനിരീക്ഷ്യം സമന്താ ദീപ്താനലാർക്കദ്യുതിം അപ്രമേയം കിഞ്ച കിരീടിനം കിരീടനാമ ശിരോഭൂഷണ വിശേഷ കിരീടത്തോടുകൂടി ഒരു ശിരസ് അലങ്കരിക്കുന്ന ഒരു ആഭൂഷണമാണ് കിരീടം. തദ്ദേശ്യാസ്തി സ കിരീടി തം കിരീടിനം തഥാ ഗതിനം ഗതധരിച്ചവനായി ഗതായസ്യ വിദ്യത ഗതീതം ഗതിനം തഥാ ചക്രണം ചക്രമസ്യ അസ്ഥീതി ചക്രി. ഇപ്പൊ ചതുർഭുജനായ വിഷ്ണുവിന്റെ രൂപത്തെ ശാന്തമായ രൂപമാണ് ഒടുവിൽ അർജുനൻ പറയും, എനിക്ക് അതൊന്ന് കണ്ടാൽ മതി, ഈ ഭയപ്പെടുത്തുന്ന രൂപങ്ങളൊന്നും ഇനി വേണ്ട എന്ന് പറയും. ഇപ്പോൾ ഭഗവാൻ മാനുഷമായ രൂപത്തെ വീണ്ടും കാണിച്ച് അർജുനനെ സമാധാനപ്പെടുത്തുന്നതായിട്ട് ഒടുവിൽ പറയും. അപ്പൊ ഈ അത്ഭുതകരമായ രൂപം കാണുന്നതിനിടയ്ക്ക് തന്നെ ആ വൈഷ്ണവമായ ചതുർബാഹുവോടുകൂടി ആ രൂപത്തെയും കാണുന്നുണ്ട്. പക്ഷെ അതും എങ്ങനെയാണ്? തേജോ രാശിയും തേജപ്പുഞ്ചം സർവതോ ദീപ്തി മന്ദം സർവതോ ദീപ്തി രേസ്യ അസ്ഥിസ സർവതോ ദീപ്തി മന്ദം. അതൊരു പ്രകാശ പുഞ്ചമായിട്ട് കാണുകയാണ്. തം സർവതോ ദീപ്തി മന്ദം പശ്യാമി ചുറ്റുപാടും പ്രഭയെ പ്രസരിപ്പിക്കുന്നതായ ദീപ്തിയെ പരത്തുന്നതായ ഒരു രൂപം അതെന്താണ്? തം ദുർനിരീക്ഷ്യം ദുഃഖേന നിരീക്ഷ്യോ ദുർനിരീക്ഷ്യം നേരിട്ട് എതിരിട്ട് നോക്കാൻ കഴിയുന്നില്ല. തം നമ്മൾ പറയാറുണ്ട് കണ്ണു മഞ്ചിപ്പോകുന്നു, ദുർനിരീക്ഷ്യം അങ്ങനെയുള്ള ഒരു രൂപമാണ് കാണുന്നത്. സമന്ത സമന്തത സർവത്ര ദീപ്ത അനല അർക്കദ്വരിം അനലശ്ച അർക്കശ്ച അനലാർക്കോ. അഗ്നി ശോഭിക്കുന്നത് പോലെ സൂര്യൻ ശോഭിക്കുന്നത് പോലെ ദീപ്തവും അനലാർക്കോ. തയോർ ദീപ്ത അനലാർക്കയോർ ദ്വരിഹി ജ്വലിക്കുന്ന അഗ്നിയെപ്പോലെ പ്രകാശിക്കുന്ന തപിക്കുന്ന സൂര്യനെ പോലെ ആ പ്രഭയോടുകൂടി തേജസ്സോടുകൂടി ദ്വിതിയോടുകൂടി തേജോയസ്യ തവസത്തം ദീപ്ത അനലാർക്കദ്വരി അപ്രമേയം പ്രമേയം അപ്രമേയം അശക്തി പരിച്ഛേദം. അത് ഞാൻ ഇത്രമാത്രം കണ്ടു എന്ന് പറയാൻ കഴിയുന്നില്ല. പ്രമയ്ക്ക് യഥാർത്ഥമായ അനുഭവത്തിന് വിഷയമായിരിക്കുന്നതിന് പ്രമേയം എന്ന് പറയുന്നു. ഇത് അങ്ങനെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള വാസ്തവികമായ ഒരു അനുഭവത്തിന് വിഷയമായ ഒന്നല്ല. എന്തുകൊണ്ട്? മായാമയമാണ് അനുഭവം, മായാമയമാണ് അത്. സത്യമെന്നോ അസത്യമെന്നോ എന്നൊന്നും പറയാൻ കഴിയത്തില്ല. ബ്രഹ്മജ്ഞാനമല്ല, പിന്നെ തിരിച്ചുള്ളരുത്. ഇത് അപ്രമേയമാണ് എന്നാണ്. മായാമയമായ ഈശ്വര സ്വരൂപം എന്നെ അതിനെക്കുറിച്ച് പറയാൻ കഴിയും. വേറെ വാക്കുകളൊന്നുമില്ല. കിരീടിനം ഗതിനം ചക്രണം ച തേജോരാശിം സർവദോ ദീപ്തിമന്ദം പശ്യാമി ത്വാം ദുർനിരീക്ഷ്യം സമന്താത് ദീപ്താനലാർക്കദ്വിതിം അപ്രമേയം ത്വമക്ഷരം പരമം വേദിതവ്യം ത്വമസ്യ വിശ്വസ്യ പരം നിധാനം ത്വമവ്യയഃ ശാശ്വത ധർമ്മഗുപ്താ സനാതനസ്ത്വം പുരുഷോ മതോ മേ. വിശ്വരൂപ ദർശനം ഉണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊന്നും അക്ഷരത്തെറ്റുകൂടെ വായിക്കാനെങ്കിലും പഠിച്ചിരുന്ന നല്ലതാണ്. പലരും വായിക്കുന്ന കേട്ടിട്ട് സങ്കടം വരുന്നുണ്ട്. ഇത ഏവത്തെ യോഗശക്തി യോഗതക്തി ദർശനാദ് അനുമിനോമി. യോഗ ശക്തി ദർശനാദ് അനുമിനോമി. ത്വമക്ഷരം ത്വമക്ഷരം നക്ഷരദീതി പരമം ബ്രഹ്മ. ഇതൊക്കെ കണ്ടുകൊണ്ട് അർജുനൻ കാണുന്നു. ആ കാഴ്ചയിൽ നിന്ന് അർജുനൻ ഉണ്ടായ ചില കാര്യങ്ങളും അർജുനൻ പറയുകയാണ്. കണ്ട കാഴ്ചയെ വർണ്ണിച്ചിട്ട് ആ കാഴ്ച അർജുനൻ ഉണ്ടാക്കിയ പ്രതികരണം അത് തനിയെ വെളിപ്പെടുന്നതാണ്. ആണ് പറഞ്ഞത് യോഗശക്തി ദർശനാദ അനുമിനവും. ഈ യോഗശക്തി കണ്ടുകൊണ്ട് അർജുനൻ അനുമാനിക്കണമെന്ന് വെച്ചാൽ, ഇവിടെ അനുമാനിക്കുക എന്ന് വെച്ചാൽ ആത്മഗതമായി ചില കാര്യങ്ങൾ അങ്ങ് ചിന്തിച്ചു പോവുകയാണ്. എന്താണ് ത്വമക്ഷരം നക്ഷരദീതി, നീ അക്ഷരപുരുഷനാണ്, പരമം ബ്രഹ്മ വേദിതവ്യം ജ്ഞാതവ്യം മുമുക്ഷുവേ, നീ തന്നെയാണ് ആ പരബ്രഹ്മമായിരിക്കുന്നത്, ജ്ഞാതവ്യമായിരിക്കുന്ന അത്ഭുത പുരുഷൻ നീ തന്നെയാണ്. തമസ്യ വിശ്വസ്യ സമസ്തസ്യ ജഗത, നീ തന്നെയാണ് ഈ സമസ്ത വിശ്വത്തിന്റെയും പരമം പ്രകൃഷ്ടം നിധാനം ആശ്രയം. നിധീയതയോ അസ്മിന്നിധി നിധാനം പര ആശ്രയം, ഈ ജഗത്തിന് ആശ്രയമായിരിക്കുന്നു നീ തന്നെയാണ്. അപ്പോൾ ഒരു കൃഷ്ണനെ ഒരു വ്യക്തിയായി കണ്ടുകൊണ്ട് തന്നെ തന്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി ഈ ജഗത്തിന് പരമാശ്രയമായിരിക്കുന്ന പരമാത്മാവ് മനുഷ്യരൂപം പൂണ്ടതാണ് എന്ന് അർജുനൻ തിരിച്ചറിഞ്ഞ് പറയുകയാണ്. അതുകൊണ്ടാണ് നീ എന്നൊക്കെ വിളിക്കുമ്പോൾ കൃഷ്ണനെ തന്നെ വിളിക്കുന്നു. കൃഷ്ണനാണല്ലോ ഈ അത്ഭുതകരമായ രൂപത്തിൽ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ഉള്ളിൽ ഓർത്തുകൊണ്ട് അർജുനൻ പറയുകയാണ്. പിഞ്ച ത്വമഭ്യയോ നവഭയോ വിദ്യദൈത്യഭ്യഹ, നീ നാശമില്ലാത്തവനാണ്, ശാശ്വത ധർമ്മഗോപ്ത ശാശ്വത് ഭവ ശാശ്വതോ നിത്യോ ധർമ്മ തസ്യഗോപ്ത ശാശ്വത ധർമ്മഗോപ്ത, നീ തന്നെയാണ് ശാശ്വതമായ ധർമ്മത്തെ ഗോപനം ചെയ്യുന്നവൻ രക്ഷിക്കുന്നവൻ. ധർമ്മം രഹസ്യമാണ്, ധർമ്മം മനുഷ്യബുദ്ധിക്ക് വെളിപ്പെടുന്ന ഒന്നല്ല, അത് ശാശ്വതമാണ്. ആ ശാശ്വതമായ ധർമ്മത്തെ രക്ഷിക്കുന്നവൻ അതാണ് ഗോപൻ ഗോപ്താവ് ഗുപു രക്ഷനെ ആ അതിനെ ഗോപനം ചെയ്യുന്നവൻ. ഗോപനം ചെയ്യുക ഗുളിക്കുക എന്നുള്ള അർത്ഥമുണ്ട്, രക്ഷിക്കുന്നവൻ. ധർമ്മം ഗുപ്തമാണെന്ന് പറയും, രഹസ്യമാണ്. അതിനെ നിലനിർത്തി രക്ഷിക്കുന്നവൻ നീ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ധർമ്മത്തിന്റെ രഹസ്യം ഈശ്വരനെ അറിയാവൂന്ന് പറയും. മനുഷ്യൻ ധർമ്മമെന്ന് കരുതുന്ന അധർമ്മമാകാം, അധർമ്മമെന്ന് കരുതുന്ന ധർമ്മമാകാം. ധർമാധർമ്മങ്ങൾ മനുഷ്യ ബുദ്ധിക്ക് വെളിപ്പെടുന്നതല്ല, എന്തുകൊണ്ടത് ഈശ്വരൻ രക്ഷിച്ചിരിക്കുന്ന ഒന്നാണ്. സനാതന ചിരന്തന ത്വം പുരുഷ, നീ സനാതന പുരുഷനാണ്, അല്ല ദേവകീ പുത്രനായ മനുഷ്യപുത്രനല്ല, സനാതനനാണ്, ഇവിടെ ജനിച്ച ഒരുവനല്ല എന്ന് സനാതനൻ നിത്യൻ പരോ മതോ അഭിപ്രായതോ മേമമാ എന്നല്ല എനിക്കിപ്പോൾ തോന്നും. ഈ ദിവ്യമായ ദർശനം ഇത്തരം കാര്യങ്ങളെല്ലാം എന്റെ മനസ്സിൽ തോന്നിപ്പിക്കുകയാണെന്നാണ് അനുമിനോദി എന്ന് ഭാഷ്യകാരൻ പറഞ്ഞത്. ത്വം അക്ഷരം പരമം വേദിതവ്യം തമസ്യ വിശ്വസ്യ പരം നിധാനം ത്വം അമ്പിയ ശാശ്വത ധർമ്മഗോപ്ത സനാതനസ്ത്വം പുരുഷോ മതോ മേ. ഈ കൂട്ടത്തിൽ പാടുമ്പം കേൾക്കുന്നവർ തിരിച്ചറിയില്ല എന്നുള്ളൊരു ധൈര്യം പാടുന്നവർക്കുണ്ട്, പക്ഷേ ശ്രദ്ധിച്ചാൽ തിരിച്ചറിയാം. അതുകൊണ്ട് വിശ്വരൂപ ദർശനം, ഇത് ഈ പദങ്ങളെല്ലാം സമസ്ത പദങ്ങളാണ്, പക്ഷെ അക്ഷരത്തെറ്റ് കൂടാതെ വായിക്കാൻ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഇതിന് വേറൊരു ഗുണം കൂടിയുണ്ട്, വടക്കേന്ത്യയിലൊക്കെ ആൾക്കാർ ഈ ഭൂതപ്രേത പിശാചുകളെയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഇത് ചൊല്ലാറുണ്ട്. ഈ വിശ്വരൂപ ദർശനം എവിടെയെങ്കിലും പിശാചൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ ഇത് ചൊല്ലിയാൽ മതിയെന്നാണ് ഒരു വിശ്വാസം. വേറൊരു വിശ്വാസം കൂടെ അതിന്റെ കൂട്ടത്തിലുണ്ട്, ഇത് അക്ഷര തെറ്റോടുകൂടി ചൊല്ലിക്കഴിഞ്ഞാൽ പിശാചുകൾ വന്ന് പിടിക്കുകയും ചെയ്യും, അതുകൊണ്ടാണ് അത് പ്രത്യേകം പറയുന്നത്. അനാദിമധ്യാന്തം അനന്തവീര്യം അനന്തബാഹും ശശി സൂര്യനേത്രം പശ്യാമി ത്വാം ദീപ്ത ഹുതാശവക്ത്രം സ്വതേജസാ വിശ്വമിദം ദബന്ധം. കിഞ്ച അനാദിമധ്യാന്തം ആദിശ്ച മധ്യം അന്തസ്ഥന വിദ്യതേ യേശിസോ അയം അനാദിമധ്യാന്തഃ. ഇതിന് ആദിയില്ല, മധ്യമില്ല, അന്തമില്ല. അതാണ് അനാദിമധ്യാന്തം ആയ രൂപം. തം തം അനാദിമധ്യാന്തം. നേരത്തെ പറഞ്ഞല്ലോ ഭഗവാൻ അത് അർജുനൻ അങ്ങ് ബോധ്യപ്പെടുകയാണ്. പ്രത്യക്ഷമായി കണ്ടു അർജുനൻ അതെങ്ങനെയോ ഗ്രഹിക്കുകയാണ്. അനന്തവീര്യം, അനന്തമായ വീര്യത്തോടു കൂടിയതാണ്. അന്നതവ വീര്യസ്യ അന്തോ അസ്തീത്യ അനന്തവീര്യഹസ്തം. അനന്തവീര്യനാണ് ത്വം അനന്തവീര്യം തഥാ അനന്തബാഹും. നേരത്തെ പറഞ്ഞു അനേക ബാഹോദരവക്രനേത്രം. അനന്തബാഹോ യസ്യ തവസ ത്വം അനന്തബാഹു തം ത്വം അനന്തബാഹും. എന്താ വീണ്ടും നേരത്തെ പറഞ്ഞ് വീണ്ടും എന്തിനാ പറയുന്നത് എന്നൊന്ന് ചോദിക്കരുത്. കാരണം അർജുനനും ഇവിടെ നിലതെറ്റി നിൽക്കുകയാണ്. അതുകൊണ്ട് പറയുന്നതിന് ചിലപ്പോൾ ഒരു പൂർവാപരവ് ബന്ധമില്ലാതെയൊക്കെ വരും. നമ്മളും എന്തെങ്കിലും വളരെ ആശ്ചര്യത്തിൽ അത്ഭുതപ്പെട്ട് പറയുമ്പോൾ പറയേണ്ട നിയമങ്ങളൊന്നും ചിലപ്പോൾ പാലിച്ചില്ല എന്ന് വരും. ഇവിടെ ഉപദേശിക്കുന്ന ആളും അല്ലെങ്കിൽ ഇത് കാണിച്ചു കൊടുക്കുന്ന ആളും ഇത് കണ്ട് പറയുന്ന ആളും രണ്ടുപേരും സ്വാഭാവികമായ നിലയിലല്ല. അപ്പൊ അർജുനനും ഒരുതരം ഉന്മാദാവസ്ഥയിലാണ് ഇപ്പൊ സംസാരിക്കുന്നതൊക്കെ. അതുകൊണ്ട് അതിന് ചോദ്യങ്ങൾ പാടില്ല. ശശിസൂര്യ നേത്രം ശശിസൂര്യു നേത്ര യേസ്യതവ സത്വം ശശിസൂര്യ നേത്ര. ശശി സൂര്യങ്ങൾ, സൂര്യചന്ദ്രന്മാർ നേത്രങ്ങളായിരിക്കുന്നു. ത്വാം ശശിസൂര്യ നേത്രം ചന്ദ്രാദിത്യനയനം പശ്യാമി അതിനെല്ലാം കാണുന്നു. ത്വാം ദീപ്തഹുദാശവക്രം ഹുതാശവക്രം ദീപ്തശ്ശാസോ ഹുതാശ്ശവക്രം യസ്യ തവ സത്വം ദീപ്തഹുതാശവക്രം വക്രഹത്തം. ദീപ്തമായ അഗ്നി വായിൽ നിന്നും വമിച്ചുകൊണ്ടിരിക്കുന്നു. ത്വാം ദീപ്തഹുതാശവക്രം. അതൊരു വിചിത്രമായ രൂപമാണ്. വായിൽ നിന്ന് അഗ്നി വമിച്ചുകൊണ്ടിരിക്കുന്നു. അത് അർജുനൻ നേരിട്ട് കാണുകയാണ്. അതിന്റെ സയൻസ് എന്താണെന്നൊന്നും ചോദിക്കരുത്. അർജുനൻ ഇങ്ങനെ പറയുന്നു, നമ്മൾ കേൾക്കുന്നു. സ്വതേജസ വിശ്വമിതം തപന്തം താപയന്തം. സ്വതേജസ് കൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ തപിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് ഭക്തന്മാർക്ക് ഭക്ഷണം തെറ്റിയാലും കുഴപ്പമില്ല എന്ന് പറയും. അത് ഓർക്കാതല്ല ഞാൻ പറയുന്നത്. കാരണം ഭക്തി മതി. ഭക്തി വരുമ്പം നമ്മൾക്ക് അക്ഷരമൊന്നും ഒരു വിഷയമല്ല എന്ന് അങ്ങനെ ഭക്തന്മാർക്കൊരു ലൈസൻസ് ഉണ്ടെന്നാണ്. പക്ഷെ അർജുനനിവിടെ ഇപ്പോൾ നല്ല ഭക്തിയിലാണ്. പക്ഷെ അർജുനനിവിടെ അക്ഷരത്തെറ്റൊന്നും വരുന്നില്ല. പറയുന്ന അക്ഷരമൊക്കെ വളരെ കറക്റ്റാണ്. ഈ അക്ഷരം തെറ്റിക്കുന്ന അവരപ്പോ അർജുനനേക്കാളും ഒരു പടിയുടെ ഉയർന്ന ഭക്തന്മാരായിരിക്കും എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. എന്നാലും അർജുനനിവിടെ പറയുന്ന കാര്യങ്ങളിൽ അക്ഷരത്തെറ്റൊന്നും വരുത്തുന്നില്ല. അനാദി മധ്യാന്തം അനന്തവീര്യം അനന്തബാഹും ശശിസൂര്യനേത്രം പശ്യാമി ത്വാം ദീപ്തഹുതാശവക്രം സ്വതേജസാ വിശ്വമിദം തപന്തം ദ്യാവാ പൃഥിവ്യോരിദമന്തരം ഹേ വ്യാപ്തം ത്വയേകേന ദിശശ്ച സർവാ ദൃഷ്ട്വാദ്ഭുതം രൂപം ഇദം തവോഗ്രം ദൃഷ്ട്വാദ്ഭുതം രൂപം ഇദം തവോഗ്രം. ലോകത്രയ പ്രമ്യധിതം മഹാത്മൻ ഇപ്പൊ റോഡിൽ കാണാത്ത ഒരു സാധനമുണ്ട്, ചക്കടാ വണ്ടി എന്ന് പറയും പഴയ. അത് ഉരുണ്ട് നീങ്ങുന്ന മനോഹരമായ നാദത്തിലാണ് ചിലർ പറയുന്നത് ഈ ഭാഗങ്ങളൊക്കെ. ദ്യാവാ പൃഥിവ്യോഹോ, ഇതൊക്കെ പാണിനിയുടെ കർശനമായ വ്യാകരണ നിയമം അനുസരിച്ച് പറഞ്ഞിരിക്കുകയാണ്. ദ്യാവാ പൃഥിവ്യോഹോ, നമ്മളായിട്ട് കയറി ഇതിനെയൊന്നും മാറ്റിക്കളയരുത്. അർജുനന് ഇത്രയും മൂത്ത ഭക്തി വന്നെങ്കിലും അതൊന്നും വിട്ടില്ല അർജുനൻ. പറയുന്ന വാക്കുകളെല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് പറയുന്നത്. ഇതമന്തരം ഹി ദേവാപൃഥിവികളുടെ അന്തരം, അന്തരീക്ഷം, വ്യാപ്തം, ഈ പൃഥിവിക്കും ദ്വിലോകത്തിനും ഇടയിൽ, ഇവിടെ താഴെ നിന്നും മേലോട്ട് നോക്കിയാൽ കാണുന്ന ഭാഗം മുഴുവനും നടക്കും. വ്യാപ്തം തുയ്യ ഏകേന വിശ്വരൂപധരയാണ്. കാരണം അതിനെന്തായാലും ഭഗവാനെ ആ തേർത്തടത്തിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പറയുന്നു, ഈ കാണുന്ന ഭാഗം മുഴുവൻ, ഈ ആകാശം മുഴുവൻ, അന്തരീക്ഷം മുഴുവൻ വ്യാപിച്ചതായിട്ടാണ് ഞാൻ കാണുന്നു വിശ്വരൂപധരനായിരിക്കുന്ന അങ്ങേ. വിശിഷ്ട സർവവ്യാപ്ത സർവദിക്കുകളും വ്യാപിച്ചിരിക്കുന്നതായി കാണുന്നു. ദൃഷ്ട ഉപലഭ്യ അദ്ഭുതം വിസ്മാവകം രൂപം, അതിശയത്തെ അദ്ഭുതത്തെ ഉണ്ടാക്കുന്നതായ രൂപത്തെ ഇതം തവ ഉഗ്രമായ സൗമ്യമല്ല. അവസാനം പറയും എനിക്ക് അങ്ങയുടെ ആ സൗമ്യമായ രൂപത്തെ കാണുന്നു. അതുകൊണ്ട് പറയുന്നു ഉഗ്രം എന്നുള്ളതിന് പറയുന്നു ക്രൂരം, ക്രൂരമായ ഒരു രൂപം. അതിലെല്ലാം ഉണ്ട്, ശാന്തവും ക്രൂരവും നവരസങ്ങളും ഭാവങ്ങളും എല്ലാം അതിനകത്തുണ്ട്. ലോകാനാം ത്രയം ലോകത്രയം പ്രവ്യഥിതം, ലോകത്തെ മുഴുവൻ ഭീതം പ്രചരിതം, ഇളക്കുന്ന ഭയപ്പെടുത്തുന്ന ആ ഹീ മഹാത്മൻ, അക്ഷുദ്ര സ്വഭാവ മഹത്തായ സ്വഭാവമുള്ളവനെ, അത്തമായ സ്വഭാവവിശേഷങ്ങളൊന്നും ഇല്ലാത്തവനെ, അദ്ഭുതമായ ഉഗ്രമായ ഈ രൂപത്തെ ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തുന്നതാണ് ഈ രൂപം എന്ന രൂപത്തെക്കുറിച്ച് അർജുനൻ കണ്ട കാര്യം പറയുകയാണ്. അങ്ങനെ നേരത്തെ പറഞ്ഞു പശ്ചിമേ പാർത്ഥരൂപാണ് ശതശോധ സഹസ്രശ. അത് അർജുനൻ ഇവിടെ കണ്ടിട്ട് പറയും. അത് ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തുന്നതാണ്, ഇളക്കുന്നതാണ് ആ രൂപം. ദ്യാവാ പൃഥിവ്യോരിതമന്തരം ഹേ വ്യാപ്തം ത്വയേകേന ദിശശ്ച സർവാ ദൃഷ്ട്വാദ്ഭുതം രൂപം ഇതം തവോഗ്രം ലോകത്രയം പ്രവ്യഥിതം മഹാത്മൻ. അമീഹി ത്വാ സുരസംഘാ വിശന്തി കേജദ്ധീദാ പ്രാഞ്ചലയോ ഗൃണന്തി സ്വസ്തി ഇത്യുക്ത്വാ മഹർഷി സിദ്ധസംഗാഃ സ്തുവന്തി ത്വാം സ്തുതിഭി പുഷ്കലാഭിഃ. അധാദുനാ പുരാ യദ്വാ ജേമ യദിവാനോ ജേഹു ഇതി അർജുനസ്യ സംശയ ആസീത്. തുടക്കത്തിൽ അർജുനൻ പ്രകടിപ്പിച്ച ഒരു സംശയം, നമ്മൾ ജയിക്കുമോ അതെ നമ്മളെ ജയിക്കുമോ, തന്നിർണയായ അതിനൊരു ഉറപ്പ് വരുത്തുന്നതിന് പാണ്ഡവ വിജയം ഐകാന്തികം, പാണ്ഡവന്മാരുടെ വിജയം ഐകാന്തികമാണ്, സുനിശ്ചിതമാണ്, ഉറപ്പുറ്റതാണ്. ദർശയാമീതി പ്രവൃത്തോ ഭഗവാൻ തം പശ്യന്നാഹ, അത് ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് ഭഗവാൻ മനസ്സിൽ കരുതി അതിനെ അർജുനൻ കാണുകയും ചെയ്തു. കണ്ടുകൊണ്ട് പറയുന്നത് എന്താണ്? കിഞ്ച അമീഹി യുദ്ധ്യമാന യോദ്ധാര, യുദ്ധം ചെയ്യാൻ ഉദ്യതരായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ യോദ്ധാക്കൾ, ത്വാത്വാം സുരസംഗാഹ യേത്ര ഭൂഭാര അവതാരായ അവതീർണ വസ്വാദി ദേവസംഗാഹ. മനുഷ്യ സംസ്ഥാനാഹ തേ ത്വാ വിശന്തി പ്രവിശന്തു ദൃശ്യന്തി. പറയുന്നു ഇവിടെ വന്നിരിക്കുന്ന ഈ യോദ്ധാക്കൾ ഭീഷ്മദ്രോണാദികളെന്ന് പറയുന്നത് സാധാരണ മനുഷ്യരല്ല. അവരിവിടെ കൊന്നൊടുക്കാനായിട്ട് വന്നവരാണ്. ഈ ഭൂഭാരത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി വന്ന വസ്വാദി ദേവതകളാണ്. ഭീഷ്മരുടെയും മറ്റും പൂർവ്വ ചരിത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവരെല്ലാം ദേവഗണത്തിൽപ്പെട്ടവരാണ്. ഒരു മനുഷ്യരൂപത്തിൽ വന്നിരിക്കുകയാണ്. അതാണ് സുരസംഘ എന്നവരെ കുറിച്ച് പറഞ്ഞത്. ദേവന്മാരാണ്. അവരെല്ലാം എന്ത് ചെയ്യുന്നു? തേ ത്വാവിശന്തി പ്രവിശന്തു. അവരുടെ കർമ്മങ്ങളെല്ലാം ഒതുങ്ങി അവരെല്ലാം നിന്നിലേക്ക് പ്രവേശിക്കുന്നതായിട്ടാണ്, മടങ്ങിപ്പോകുന്നതായിട്ടാണ് കാണുന്നത്. എന്നുവെച്ചാൽ ഈ കൂടിയിരിക്കുന്ന യോദ്ധാക്കളെല്ലാം, വീരന്മാരെല്ലാം മരിക്കുന്നതായിട്ടാണ് കാണുന്നത്. തത്ര കേജിത് ഭീതാഹ പ്രാഞ്ചലയഹ സന്തോ ഗിണന്തി സ്തുവന്തി പലായനെ പ്യശക്താഹ സന്തഹ. ഇവിടെ ഈ കൂടിയിരിക്കുന്ന ഈ വീരന്മാരായ സുരന്മാര്, മനുഷ്യരൂപത്തിൽ വന്നിരിക്കുന്നവർക്ക് ചിലർക്ക് ഈ രംഗത്ത് നിന്ന് ഓടി രക്ഷപ്പെടാൻ കൂടി കഴിയുന്നില്ല. കാരണം അവർക്ക് ഉറപ്പായി കഴിഞ്ഞു അവരുടെ മരണം. അത് സുനിശ്ചിതമായ സ്ഥിതിക്ക് ഇവിടുന്ന് പലായനം ചെയ്യാൻ കൂടി കഴിയാതെ പ്രാഞ്ചലയോ തൊഴു കൈയോടുകൂടി സ്തുവന്തി ഗൃണന്തി നിന്നെ സ്തുതിക്കുന്നു. എന്തുകൊണ്ട്? ഈശ്വരന്റെ അലംഘനീയമായ നിയമത്തിന് വിധേയരായി ഇവരെല്ലാം മരണത്തെ സ്വീകരിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. അത് ദേവന്മാരായതുകൊണ്ട് അവർക്കറിയാം. അതുകൊണ്ട് ഈ കൂടിയിരിക്കുന്ന ആ യോദ്ധാക്കളുടെയൊക്കെ മറ്റൊരു രൂപത്തെ, അവരുടെ വാസ്തവ രൂപത്തെ അർജുനൻ കാണുകയാണ്. എന്താണ്? അവർ ഈശ്വരനെ നമിച്ചുകൊണ്ട് ഈ ലോകം വിടാൻ തയ്യാറായി നിൽക്കുകയാണ്. യുദ്ധേ പ്രത്യുപസ്ഥിതേ ഉത്പാദാദി നിമിത്താന്യുപലക്ഷ്യ സ്വസ്തി അസ്തു ജഗത ഇത്യുക്ത്വ മഹർഷി സിദ്ധസംഗാഹ മഹർഷീണ സിദ്ധാനാം ച സംഘ സ്തുവന്തി ത്വാം സ്തുതിഭി പുഷ്കലാഭി സമ്പൂർണാഭി യുദ്ധേ പ്രത്യുപസ്ഥിതേ. ഇവിടെ എന്താണ്? ഒരു യുദ്ധം, സർവനാശകരമായ ഒരു യുദ്ധം വന്നിരിക്കുകയാണ്. ഉത്പാദാദി നിമിത്താൻ ഉപലക്ഷ്യ ദുർലക്ഷണങ്ങൾ, കൊടുങ്കാറ്റ്, ഉത്പാദങ്ങൾ പറയും, സൂര്യൻ അതിൻ്റെ നിറം മാറുക, കൊടുങ്കാറ്റ് വരിക, പകലിരുട്ട് വരിക, പകൽ സമയത്ത് പക്ഷികൾ കരയുക, കുറുക്കൻ കോലിയിടുക, ഇങ്ങനെ ഇത് ഇങ്ങനെയെല്ലാം വരുന്ന ദുർലക്ഷണങ്ങൾ ഇതെല്ലാം കണ്ടിട്ട് ജഗതഃ സ്വസ്തി അസ്തു ഇത്യുക്ത്വ മഹർഷി സിദ്ധസംഗാഹ മഹർഷിമാർ സിദ്ധന്മാരെല്ലാം എന്താണ്? ജഗത്തിന് സ്വസ്തി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് അറിയാം ഇപ്പം നടക്കാൻ പോകുന്നത് ഭീഷണമായ മനുഷ്യവംശനാശമാണ്. എന്നാലും അവരെന്താണ്? ലോകത്തിന് സ്വസ്തി വരട്ടെ, നീ സിദ്ധസംഗാഹ സ്തുവന്തി. അപ്പൊ യുദ്ധം നാശത്തെ ഉണ്ടാക്കുന്നതാണ്, സർവനാശത്തെ ഉണ്ടാക്കുന്നതാണ്, അത് നരഹത്യയാണ്. ഇതെല്ലാം അറിയാം. അറിയാമെങ്കിലും അവശ്യം ഭാവിയായിരിക്കുന്ന, അനിവാര്യമായിരിക്കുന്ന ഈശ്വരീയ സങ്കല്പങ്ങൾ അത് സംഭവിച്ചു തന്നെ തീരണം. അത് മനുഷ്യന്റെ ദൃഷ്ടിയിൽ അത് നാശത്തെ ഉണ്ടാക്കുന്നതാണ്, ദുഃഖത്തെ ഉണ്ടാക്കുന്നതാണ് ഒക്കെയാണെങ്കിലും എന്താണ്? ആ ഭൂപാല അവതാരം എന്ന് പറയുന്ന അവതാരകൃത്യം അത് സംഭവിച്ചു തന്നെ തീരണം. അത് ഋഷിമാരെല്ലാം അത് അറിയുന്നുണ്ട്. ആ സത്യത്തെ മനസ്സിലാക്കി തന്നെ അവർ ലോകത്തിന് സ്വസ്തി പറഞ്ഞ് അങ്ങേ സ്തുതിക്കുന്നു. സ്തുതിവി പുഷ്കലാഭി സമ്പൂർണാഭി. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ആ നിയമത്തിന് വിധേയരായി നിൽക്കുക എന്നുള്ള അല്ലാതെ അതിനെ മാറ്റി മറിക്കുക, എന്തെങ്കിലും മാറ്റുക എന്ന് പറഞ്ഞാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. എന്ത് യുദ്ധത്തെ മാറ്റിയിട്ട് സമാധാനം കൊണ്ടുവരിക, അതൊക്കെ സാമാന്യ മനുഷ്യൻ അവന്റെ ബുദ്ധിയിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ യുദ്ധം അനിവാര്യമാണെങ്കിൽ, ഈശ്വരന്റെ അലംഘനീയമായൊരു നിയമമാണെങ്കിൽ അത് തന്നെയാണ് സമാധാനം. അത് തന്നെ, അതിനപ്പുറം മറ്റൊരു സമാധാനമില്ല. എന്തുകൊണ്ട്? അത് ഈശ്വര നിശ്ചയമാണ്. അത് മനസ്സിലാക്കി എന്താണ് ദേവന്മാർ സ്തുതിക്കുന്നു എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ബുദ്ധിയനുസരിച്ച് യുദ്ധം ഭീകരമാണ്, അത് ഒഴിവാക്കേണ്ടതാണ്. അത് ഒഴിവാക്കുന്നതിന് പകരം അതിന് വേണ്ട വളം വെച്ചു കൊടുക്കുകയാണ് ഭഗവാൻ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ഇതാണോ അവതാരകൃത്യം എന്നാം പറഞ്ഞ് നമ്മൾ വിമർശിക്കാറുണ്ട്. ഈശ്വരനെ മാനുഷഭാവത്തിൽ കണ്ടിട്ട് മാനുഷപ്രവൃത്തികളോടുകൂടി തുലനം ചെയ്ത് മനുഷ്യന്റെ രാഗദ്വേഷങ്ങൾക്ക് അധീനമായ പ്രവൃത്തിക്ക് തുല്യമാണ് അവതാരപുരുഷന്റെയും പ്രവൃത്തി. സമാധാനത്തിന് വേണ്ടിയല്ല ശ്രമിച്ചത്, അവിടെ സന്ധിക്ക് വേണ്ടിയല്ല ശ്രമിച്ചത്, വിഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്, യുദ്ധത്തിന് വേണ്ടിയിട്ടാണ് എന്നിങ്ങനെയൊക്കെ നമ്മൾ ദോഷാരോപണം ചെയ്യാറുണ്ട്. അത് പറയുന്നു, ഇതിന്റെ രഹസ്യങ്ങൾ അറിയുന്ന ഋഷിമാർ ഇതെല്ലാം കണ്ടിട്ട് ആ സർവനാശത്തെ കണ്ടിട്ടും എന്താണോ, സർവനാശത്തെ എങ്ങനെ കാണുന്നു, ഈ യോദ്ധാക്കളെല്ലാം ദേവതാസ്വരൂപികളായി എന്നാൽ മനുഷ്യരൂപത്തെ ധരിച്ചു നിൽക്കുന്ന ഈ യോദ്ധാക്കളെല്ലാം ഭഗവാനെ തന്നെ പ്രവേശിക്കുന്നതായി എന്ന് വെച്ചാൽ മരിക്കുന്നതായി കണ്ടുകൊണ്ട് അവർ സ്തുതിക്കുന്നു എന്നാണ്. അമീഹിത്വാ സുരസംഗാ വിശന്തി കേജിദ്ഭീദാ പ്രാഞ്ജലയോ ഗൃഹന്തി സ്വസ്തിത്യുക്ത്വാ മഹർഷി സിദ്ധസംഗാ സ്തുവന്തി ത്വാം സ്തുതിഭി പുഷ്കലാഭിഹി. ഇവിടെയും വിശ്വരൂപ ദർശനത്തിലൂടെ എന്താണ് യുദ്ധം അതിലൂടെ വിശദീകരിക്കുന്നുണ്ട്. ഇതുവരെ ഭഗവാൻ പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, യുദ്ധം ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. തസ്മാ യുദ്ധസ്വ ഭാരത, ഇവിടെ പറയുന്ന അതല്ല, യുദ്ധം ചെയ്യാൻ എന്ന് പറയുന്നത് കൊല്ല് എന്നാ പറയുന്നത്, ജഹി കൊന്നേരെന്നാ പറയുന്നത്. ഒന്നുകൂടി കടുപ്പിച്ച് പറയുകയാണ്. അപ്പൊ യുദ്ധത്തെ ഭയക്കുന്നവർ ജഹി എന്ന് പറയുന്നത് കേട്ടുകഴിഞ്ഞാലോ ഉറക്കം നഷ്ടപ്പെടും. അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവർ പുതിയ വ്യാകരണവും പുതിയ ഭാഷയൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിന് വേറെ ഭാഷയും ഉണ്ടാക്കും. ജഹി എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നുള്ള അർത്ഥമല്ല, പതുക്കെ തലോടുക എന്നാണ് പറഞ്ഞത്. വാളും അമ്പും വില്ലുമൊക്കെ താഴെ വച്ചിട്ട് താഴെ ഇറങ്ങി എല്ലാവരും പതുക്കെ തലോടി കൊടുക്കുക, അവർ സുഖമായിട്ട് ഉറങ്ങട്ടെ, ഇതാണ് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞ് സമാധാനപ്പെടുന്നവരുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പൊ അതെല്ലാം പറഞ്ഞു വരുന്നു. രുദ്രാദിത്യ വസവോ ഏജസധ്യ വിശ്വേശിനോ മരുദശ്ചോഷ്മപാശ്ച ഗന്ധർവയക്ഷാസുരസിദ്ധസംഗാ വീക്ഷന്തേ ത്വാം വിസ്മിതാശ്ചൈവ സർവേ. രുദ്രാദിത്യ വസവോ ഏജസധ്യാഹ, ഇവരെ കുറിച്ചൊക്കെ നേരത്തെ വിഭൂതിയിൽ പറഞ്ഞു. അവരെല്ലാം അർജുനൻ കണ്ടുകൊണ്ട് പറയുന്നു, രുദ്രൻ ആദിത്യൻ വസുക്കൾ സാധ്യന്മാര് ദേവഗണങ്ങളാണ്, രുദ്രാദയോ ഗുണാഹ, ഓരോ ഗ്രൂപ്പ് ഓരോ വിഭാഗങ്ങളാണ് അവരെല്ലാം. വിശ്വദേവാഹ വിശ്വദേവാഹ വിശ്വദേവന്മാര് അശ്വനവും ച ദേവവും മരുതശ്ച ഊഷ്മപാശ്ച പിതൃക്കളാണ്, അവരുടെ പേരാണ് ഊഷ്മഭാവം മറ്റും പിതൃക്കളാണ്, പിതൃദേവന്മാർ, അവരൊരു പ്രത്യേക വിഭാഗമാണ്. ഗന്ധർവയക്ഷ അസുരസിദ്ധ സംഗാഹ, മനുഷ്യൻ വളരെ സംതൃപ്തനായി സന്തോഷത്തിൽ കഴിയുന്ന എന്താണോ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ മാത്രമേ ഉള്ളൂ, കേമന്മാരായി മിടുക്കന്മാരായി, അങ്ങനെയല്ല വേറെയും ചില കൂട്ടരുണ്ട് ഇവിടെ. അത് അർജുനൻ നേരിട്ട് കണ്ടിട്ട് പറയുകയാണ്, ഗന്ധർവന്മാര് യക്ഷന്മാര് അസുരന്മാര് സിദ്ധന്മാര്. സാറിന് മനുഷ്യർ പറയണല്ലോ, നമ്മളല്ലാതെ വേറെ ആരുമില്ല, അയൽവാസികൾ പോലുമില്ല എന്ന് പറയും. അത് പറയുന്ന എന്തോ ഒരു വലിയ കാര്യമായിട്ടാണ് പറയുന്നത്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ, മനുഷ്യർ മാത്രമേ ഉള്ളൂ, ഭൂതപ്രേത വിശാദികളൊന്നുമില്ല ഇവിടെ. അതിനെല്ലാം കൂടെ അർജുനൻ അംഗീകരിക്കുകയാണ്, കണ്ടിട്ട് പറയുകയാണ്, ഗന്ധർവന്മാര് യക്ഷന്മാര് അസുരന്മാര് സിദ്ധന്മാര്. ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ പേടിയുള്ളവരാണെങ്കിൽ ഇതൊന്നും ഇല്ലാന്ന് വിശ്വസിച്ചോളുക, അതാണ് മനസ്സിന് സമാധാനം തരുന്നത്. പേടിയില്ലാത്തവർക്ക് ഇതൊക്കെ ഉണ്ടെന്ന് കരുതാം, കാരണം അർജുനൻ പറയുന്നു, ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നു. ഗന്ധർവാഹ അവരുടെ പേരുകൂടി പറയുന്നു, ഹാഹ ഹൂഹു പ്രഭുദേവ, പേര് സഹിതം പറയുകയാണ്, ഐഡന്റിറ്റി സഹിതം. യക്ഷാഹ കുബേരപ്രഭൃദേഹ കുബേരൻ തുടങ്ങിയ യക്ഷന്മാര്, അസുരാഹ വിരോചന പ്രഭൃദേഹ അസുരന്മാര്. മനുഷ്യർ മാത്രമല്ല ഈ പ്രപഞ്ചത്തിലുള്ളത്, വേറെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ ഉണ്ടെന്ന് അംഗീകരിക്കുന്നുണ്ട്, എന്താ ഇത്ര പ്രയാസം. സിദ്ധാഹ കപിലാദേഹ ആജന്മസിദ്ധന്മാര്, മരണമില്ലാത്തവർ കപിലാദികൾ, തേശസംഗാഹ ഗന്ധർവ യക്ഷാസുരസിദ്ധസംഗാഹ. ചിലർ വീണ്ടും ചോദിക്കും, സ്വാമി ഒന്ന് ഉറപ്പിച്ചു പറയണം, ഇതൊക്കെ ഉണ്ടോ, ഇവരൊക്കെ ഉണ്ടോ? അങ്ങനെ ഉറപ്പിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് തന്നെ പറയണം, അല്ലെങ്കിൽ അവർക്ക് ഉറക്കം വരത്തില്ല, പിന്നെ അതിന് വേറെ മരുന്ന് കൊടുക്കേണ്ടി വരും. അതുകൊണ്ടങ്ങനെ ആരെങ്കിലും ഉറപ്പിച്ചു ചോദിക്കണമെങ്കിൽ ഇല്ലെന്ന് പറയണം, അല്ല കേൾക്കാൻ ഭയമില്ലാത്തവരാണെങ്കിൽ സത്യമായിട്ടും പറയാം, ഇവരൊക്കെ ഉള്ളവർ തന്നെയാണ് അർജുനൻ കണ്ട് ഭഗവാൻ കാണിച്ചു കൊടുത്ത് വീക്ഷന്തേ പശ്യന്തി പറയുന്നു. ഞാനിതാ നേരിട്ട് കാണുകയാണ് ഇവരെയല്ല, എല്ലാ ഭൂതപ്രേത പിശാചുക്കളെ. ത്വാം വിസ്മിത വിസ്മയമാപന്നാഹ, ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് വളരെ ആശ്ചര്യം തോന്നുന്നു. അർജുനന് ഇതിനെക്കുറിച്ച് കേട്ടറിവേ ഉണ്ടായിരുന്നുള്ളൂ, ഇത്രയും വിശദമായി നേരിട്ട് കാണുകയാണ് ഇപ്പോ. സന്ധത്തെ ഏവ സർവേ, സർവരെയും ഞാൻ കാണുന്നു. അവരെല്ലാം പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലൂടെയും, പിന്നെ അർജുനൻ സ്വർഗലോകത്തും മറ്റും പോയിട്ടുണ്ടെന്നും പറയുന്നു. അർജുനൻ കേട്ടറിഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇവരെല്ലാം കണ്ടപ്പോ തിരിച്ചറിഞ്ഞു. പലരെയും ഭഗവാനും കണ്ടപ്പോ രുദ്രാദിത്യ വസവോ ഏജസാധ്യ വിശ്വേശിനോ മരുദശ്ചോഷ്മപാശ്ച ഗന്ധർവ യക്ഷാസുരസിദ്ധസംഗ ഇക്ഷന്തേ ത്വാം വിസ്മിതാശ്ചൈവ സർവേ. അപ്പോ ഇവരെല്ലാവരും ഭഗവാനെ വിസ്മിതരായി നോക്കുന്നു എന്നാണ്. അർജുനനും വിസ്മയമുണ്ട്, അത് അർജുനൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ എല്ലാവരും ഈ വിശ്വരൂപത്തിൽ. അപ്പോൾ ചിലർ ചോദിക്കും, ഇത് വേറെ ആരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു, ഇവരെല്ലാം കണ്ടു എന്ന് പറയുന്നത്. അങ്ങനെ ചിലർ ചോദിക്കും കുസൃതി ചോദ്യങ്ങൾ. ഇവരെല്ലാം ആശ്ചര്യത്തോടു കൂടി നോക്കുന്നു. ഭവൻ പറയുന്നു, ഈ രൂപം ആരും കണ്ടിട്ടില്ല, ഒരുപാട് ഇവർ കാണുന്നതായിട്ട് പറയുന്നു. ഇവരെയും കൂടി ഉൾപ്പെടുത്തിയതാണ് വിശ്വരൂപം. ഭഗവാന്റെ വിശ്വരൂപത്തിൽ അർജുനനും ഒരു ഭാഗമാണ്, കൃഷ്ണനും ഒരു ഭാഗമാണ്, യുദ്ധഭൂമി ഒരു ഭാഗമാണ്. അർജുനനെ ഉൾപ്പെടെ ആരെല്ലാം ഭഗവാനെ കാണുന്നു, അവരെല്ലാവരും ഇതിന്റെ ഭാഗമാണ്. എല്ലാം കൂടെ ചേർത്തിട്ടാണ് മായാമയമായിരിക്കുന്ന ആ രൂപം. അതിന് സജ്ജേനും ഉൾപ്പെടും. അങ്ങനെ പറയുമ്പോൾ മറ്റാരും അത് കണ്ടിട്ടില്ല, എല്ലാവരും അതിന്റെ ഭാഗമായതേ ഉള്ളൂ. രൂപം മഹത്തേ ബഹുവക്ത്ര നേത്രം മഹാബാഹോ ബഹുബാഹൂരുപാദം ബഹൂദരം ബഹുദംഷ്ടാകരാളം ദൃഷ്ട്വാ ലോകാ പ്രവ്യധിദാസ്തദാഹം. യസ്മാത്, ആർക്കെങ്കിലും വിശ്വരൂപം കാണണമെന്നുണ്ടെങ്കിൽ ഭഗവതി രഹസ്യമായി ചെന്ന് അമ്മയുടെ അടുത്ത് ചോദിച്ചാൽ മതി. പിന്നെ ഇവിടെ കാണണം, പിന്നെ ഇവിടുന്ന് സ്ഥലം വിട്ട് കളയതാണ്. രൂപം മഹത് അതിപ്രമാണം തേ തവ ബഹുവക്ര നേത്രം. അതിപ്രമാണം എന്നുവെച്ചാൽ അളക്കാൻ വയ്യാത്തതാണ്. തേ തവ ബഹുവക്ര നേത്രം, ബഹുവക്രങ്ങൾ നേത്രങ്ങളോടുകൂടിയിരിക്കുന്ന. ബഹുവിനി വക്രാണി മുഖാനി നേത്രാണി ചക്ഷുംഷിച്ച യസ്മിൻ തദ്രൂപം ബഹുവക്ര നേത്രം. ബഹുവക്ര നേത്രങ്ങളോടുകൂടിയിരിക്കുന്ന ആ രൂപം, ഹേ മഹാബാഹു, ബഹുബാഹൂരുപാദം, ഇതും നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ്. വീണ്ടും എന്തിനാ പറയുന്നത്? പറയാതിരിക്കാൻ പറ്റുന്നില്ല അർജുനൻ, അതുകൊണ്ട് പറഞ്ഞു പോവുകയാണ്. ബഹോ ബാഹവഹ ഊരവഹ പാദാശയസ്മിൻ തദ് ബഹു ബാഹൂരുപാദം കിഞ്ച ബഹൂദരം ബഹുന്യുദരാണി യസ്മിൻ ഇതി തദ് ബഹൂദരം ബഹുദംഷ്ടാകരാളം ബഹീഭി ദംഷ്ടാഭിഹി കരാളം വികൃതം. ഭീഷണമായിരിക്കുന്ന, ഭയത്തെ ഉണ്ടാക്കുന്നതായ ദംഷ്ടകൾ, അതാണ് പറഞ്ഞത്. ഉഗ്രമായിരിക്കുന്നു, നോക്കാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു. തദ് ബഹുദംഷ്ടാകരാളം ദൃഷ്ട്വ രൂപം, ഈ ദൃശ്യം, ഈ രൂപത്തെ കണ്ടിട്ട് ലോകാഹ ലൗകികാഹ പ്രാണിനഹ, ഇതെല്ലാം അതിനകത്ത് തന്നെ കാണുകയാണ്. ഭഗവാന്റെ ഈ ഭീഷണമായിരിക്കുന്ന രൂപം കാണുന്നു. അത് കണ്ടുകൊണ്ട് അതിനകത്ത് തന്നെ പ്രാണികൾ എന്ത് ചെയ്യുന്നു? പ്രവ്യഥിതാഹ പ്രചരിതാഹ ഭയേന തഥാഹമവി, ഞാൻ ഉൾപ്പെടെയുള്ളവരെല്ലാം എന്താണെന്ന് കണ്ടിട്ട് ഭയക്കുകയാണ്. ഈ ഒരു ഭീകരമായ രൂപത്തെ എന്തിനു പ്രത്യേകിച്ചെടുത്ത് കാണിക്കുന്നു? കാരണം അടുത്ത് വരാൻ പോകുന്ന യുദ്ധമാണ്, യുദ്ധം ഭീകരമാണ്. അവിടെ സംഭവിക്കാൻ പോകുന്ന ആ ഭീകരത അടുത്ത് പറയും എന്താണ്? കാലസ്വരൂപിയായിരിക്കുന്നു ഞാൻ, കാലത്തിന്റെ അലംഘനീയമായ നിയമം ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഇനി അടുത്ത് നൽകാൻ പോകുന്ന ഭീകരമായ ഭീഷണമായിരിക്കുന്ന രംഗങ്ങൾ അത് ഇതിന്റെ തന്നെ ഒരു ഭാഗമാണ്, എന്റെ മായാമയമായ രൂപത്തിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് അതിനെ നീ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല, അതിനെക്കുറിച്ച് നീ ആശങ്കാകുലനാകേണ്ട കാര്യമൊന്നുമില്ല. കൊന്നോ ധൈര്യമായിട്ട്, നിമിത്ത മാത്രം ഭവ, ഞാൻ കൊന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ ഭഗവാൻ അർജുനനെ യുദ്ധത്തിന് തയ്യാറെടുപ്പിക്കുന്ന, അങ്ങനെ അർജുനനെ കൊണ്ട് കൊല്ലിക്കുന്ന അതാണ്. ആ കൊല്ലലിന്റെ രഹസ്യം മനസ്സിലാകാത്തതുകൊണ്ടാണ് നമ്മൾ യുദ്ധത്തെ ഒഴിവാക്കി സമാധാനം വേണമെന്ന് പറയുന്നത്. ഇവിടെ ഭഗവാൻ സംബന്ധിച്ചിടത്തോളം എന്താണോ യുദ്ധവും സമാധാനവും, നമ്മൾ ദ്വന്ദ്വാത്മകമായ ബുദ്ധിയിലല്ല. ഇവിടെ യുദ്ധവും സമാധാനവും ഭഗവാനെ സംബന്ധിച്ച് രണ്ടല്ല. കാണുന്ന അർജുനനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇതെല്ലാം? ബഹുദംഷ്ടാകരാളം, എല്ലാം ഭീകരമായിരിക്കുന്നു, ഹിംസ. ഭഗവാനെ സംബന്ധിച്ചാണെങ്കിലോ അല്ലെങ്കിൽ വിശ്വരൂപത്തെ സംബന്ധിച്ചാണെങ്കിലോ അത് സമാധാനം പോലെ തന്നെ അതിൻ്റെ ഒരു ഭാഗമാണ്. അർജുനൻ പറയുന്നതിൻ്റെ ആ സൗമ്യമായ രൂപം അതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. ഇത്രയും കണ്ടതിന് ശേഷം ഭഗവാൻ അത് കാണിച്ചൊന്നും കൊടുത്തില്ല. തൽക്കാലം നിനക്ക് വേണ്ടത് എന്താണ്? ഈ ഭീകരമായ രൂപമാണ്. എന്നാലേ അർജുനൻ തയ്യാറാകൂ, യുദ്ധത്തിനൊരുമ്പിടത്തുള്ളൂ. എന്നാലേ ഭഗവാന് അർജുനനെ ഒരു നിമിത്തമാക്കിക്കൊണ്ട് ഈ ഹിംസ ഇവിടെ നിർവഹിക്കാൻ പറ്റൂ. അതുകൊണ്ട് നമ്മുടെ ലൗകിക ബുദ്ധിയിൽ ഈ പറയുന്ന ഹിംസയും സമാധാനത്തെയും ഒന്നും കാണരുത്. ഇത് ഈശ്വരന്റെ അലംഘനീയമായ നിയമമായി തന്നെ കാണും. അങ്ങനെ കാണുമ്പോൾ ഇവിടെ അപ്രതീക്ഷിതമായി അസ്വാഭാവികമായിട്ടൊന്നുമില്ല. കാലോഹി ദുരത്തിയ പല ഭാഗങ്ങളിൽ, ഇവിടെ മാത്രമല്ല, ഞാൻ മുമ്പ് അത് പറഞ്ഞിട്ടും, മഹാഭാരതത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയും, അപ്രതിഹത ദുരത്തിയ, അതിൽ സംഭവിക്കേണ്ട എല്ലാം സംഭവിക്കും. എത്ര ഭീകരമാണെന്ന് നമ്മുടെ അജ്ഞാന ജന്യമായ ബുദ്ധിയിൽ തോന്നുന്നത് അവിടെ സംഭവിച്ചേ തീരും. അതുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ ഭീതിജനകമായിട്ട് വർണ്ണിക്കുന്നത്. രൂപം മഹത്തേ ബഹുവക്രനേത്രം മഹാബാഹോ ബഹുബാഹൂരുപാദം ബഹൂദരം ബഹുദംഷ്ടാകരാളം ദൃഷ്ട്വാ ലോകാ പ്രമ്യതിധാസ്തദാഹം നഭസ്പൃശം ദീപ്തമനേകവർണം വ്യക്താനനം ദീപ്തവിശാലനേത്രം ദൃഷ്ട്വാ ഹി ത്വാം പ്രമ്യതിധാന്തരാത്മാ ധൃതിം വിന്ദാമി ശമം ച വിഷ്ണു ദംഷ്ടാകരാളാനി ച തേ മുഖാനി ദൃഷ്ടൈവ കാലാനന സന്നിഭാനി ദിശോ ന ജാലേന ലഭേജ ശർമ്മ പ്രസീദ ദേവേശ ജഗന്നിവാസ അമീജ ത്വാം ധൃതരാഷ്ട്രസ്യ പുത്രാഃ സർവേ സഹൈവാവനിപാല സംഖ്യൈഃ ഭീഷ്മോ ദ്രോണ സൂതപുത്രസ്തഥാസോ സഹാസ്മ്യദീയൈരപി യോധമുഖ്യൈഃ വക്ത്രാണി തേ ത്വരമാണാ വിശന്തി ദംഷ്ടാകരാളാനി ഭയാനകാനി കേചിത് വിലഗ്ന ദശനാന്തരേഷു സന്ദൃശ്യന്തേ ചൂർണിതൈരുത്തമാംഗൈഹി യഥാ നദീനാം ബഹൂമ്പുവേഗാഃ സമുദ്രമേവാഭിമുഖാ ദ്രവന്തി തഥാ തവാമീ നരലോകവീരാ വിശന്തി വക്രാണ്യഭിവിജ്വലന്തി യഥാ പ്രദീപ്തം ജ്വലനം പതംഗ വിശന്തി നാശായ സമൃദ്ധവേഗാഃ തഥൈവ നാശായ വിശന്തി ലോകാ തവാപി വക്രാണി സമൃദ്ധവേഗാഃ ലേലിഷ്യസേ ഗ്രസമാനഃ സമന്താ ലോകാൻ സമഗ്രാൻ വദനൈർജ്വലദ്ഭിഃ തേജോഭിരാപൂര്യ ജഗത്സമഗ്രം ഭാസസ്തവോഗ്രാ പ്രതപന്തി വിഷ്ണു ആഖ്യാഹി മേകോ ഭവാനുഗ്രരൂപോ നമോസ്തു തേ ദേവവരപ്രസീദ വിജ്ഞാതുമിച്ഛാമി ഭവന്തമാദ്യം നഹി പ്രജാനാമി തവ പ്രവൃത്തിം. ദേവി ചെയ്ത് ഗീതയെ ഹിംസിക്കരുത്, ഇതൊന്ന് വായിച്ചിട്ട് വരണം. പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ.